ഒരു ബ്രഹ്മരെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 9-ാം അധ്യായം 28-ാം ശ്ലോകം. ചർച്ച ചെയ്യുന്നത് ഈശ്വര ആരാധനയെ കുറിച്ചാണ്. അത് ആദ്യം കാമകാമികളുടെ ഈശ്വര ആരാധനയെ കുറിച്ച് പറഞ്ഞു, വിവിധ തരത്തിലുള്ള ദേവതാഭക്തികളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അതൊന്നും മുക്തിക്ക് ഉതകുന്നതല്ല. മുക്തിക്ക് ഉതകുന്നത് നിഷ്കാമമായ ഭക്തിയാണ്. ആ ഭക്തി ഈശ്വരനെ സങ്കുചിതമായ ദേവതാഭാവത്തിൽ കാണുന്നതല്ല, മറിച്ചത് സർവാത്മഭാവത്തിൽ പരമാത്മഭാവത്തിൽ കണ്ടുപാസിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ആ ഉപാസനയിൽ തന്നെ പറഞ്ഞു അത് പത്ര പുഷ്പാദികളെ കൊണ്ടുള്ള ലളിതമായ ആരാധന, അതും പരിശുദ്ധാത്മാവ് ശുദ്ധമായ അന്ധകരണത്തോടുകൂടിയും അത് ചെയ്യുന്നതാണ് ഭഗവാന് തൃപ്തികരമായുള്ളത് എന്ന് പറഞ്ഞു. എന്നാൽ ഈശ്വര ആരാധന കേവലം ബാഹ്യമായ പൂജാദി കർമ്മങ്ങൾ മാത്രമല്ല, തുടർന്ന് പറഞ്ഞു എന്താണ് സർവപ്രവൃത്തികളും ഈശ്വരാർപ്പണമായി ചെയ്തു. അതാണ് പൂർണമായ ഈശ്വരാരാധന എന്നാണ് 27-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അടുത്ത് പറയുന്നു ഏവം കുർവതഹ തവ യദ്ഭവതി തസ്മ. ഈ രീതിയിൽ മറ്റു കാമനകളൊന്നും കൂടാതെ സർവകർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുന്ന, ഏവം കുർവതഹ ഇങ്ങനെ ചെയ്യുന്ന തവ നിനക്ക് യദ്ഭവതി തസ്മ. അടുത്ത് പറയുന്നു ശുഭാശുഭഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈഃ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാം ഉപൈഷ്യസി. ശുഭാശുഭഫലം ശുഭാശുഭേ ഇഷ്ടാനിഷ്ടഫലൈ ശാന്താനി ശുഭാശുഭഫലാനി കർമാണി തൈഃ ശുഭാശുഭഫലൈഃ. ശുഭാശുഭ ഫലങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശുഭാശുഭ ഫലം ഉള്ള കർമ്മങ്ങളെയാണ്. ശുഭാശുഭ ഇഷ്ടാനിഷ്ടഫലേ ഇഷ്ടഫലവും അനിഷ്ടഫലവും നൽകുന്ന ഏഷാന്താനി ശുഭാശുഭ ഫലാനി കർമാണി, ശുഭാശുഭ ഫലങ്ങളെ കൊടുക്കുന്ന കർമ്മങ്ങൾ, ശുഭ ഇഷ്ടഫലത്തെ കൊടുക്കുന്ന കർമ്മങ്ങൾ, അനിഷ്ടഫലത്തെ കൊടുക്കുന്ന കർമ്മങ്ങൾ, ഇഷ്ടഫലത്തെ കൊടുക്കുന്ന സ്വർഗാദി കർമ്മങ്ങൾ, അനിഷ്ടഫലത്തെ കൊടുക്കുന്ന സ്വർഗാദി ഫലത്തെ കൊടുക്കുന്ന കർമ്മങ്ങളെ പോലെ തന്നെ അനിഷ്ടഫലത്തെ കൊടുക്കുന്ന നരകാദി ഫലത്തെ കൊടുക്കുന്ന കർമ്മങ്ങൾ, അങ്ങനെയുള്ള കർമ്മബന്ധനേഹി ഇഷ്ടഫലങ്ങളെ അനിഷ്ടഫലങ്ങളിൽ രണ്ടും കർമ്മബന്ധനങ്ങളാണ്. കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ബന്ധനമാണ് ജന്മത്തിന് കാരണമായതുകൊണ്ട് പറയുന്നു കർമ്മണീവ ബന്ധനാനി. കർമ്മങ്ങൾ തന്നെ ബന്ധനങ്ങളാണ്, കാരണം ഈ കർമ്മം ഫലത്തെ ഉണ്ടാക്കുന്നു, ഫലം ജന്മരൂപത്തിലാണ്. സംസാരം അനുപരതമായി തുടരുന്നു, അതുകൊണ്ട് കർമ്മങ്ങൾ ബന്ധനങ്ങളാണ്. തേഹി കർമ്മബന്ധനേഹി, ഈ കർമ്മ ബന്ധനങ്ങളിൽ നിന്ന് ഏവം മത് സമർപ്പണം കുർവൻ, ഇങ്ങനെ എന്നിൽ സമർപ്പിക്കുന്നവൻ എന്ന് പറയും. കർമ്മങ്ങളെ എന്നിൽ സമർപ്പിക്കുന്നവൻ മോക്ഷ്യസെ മോചിക്കപ്പെടുന്നു. സ്വയം സന്യാസയോഗോ നാമ സന്യാസ അസു മത് സമർപ്പണതയാ കർമ്മത്വാദിയോഗ അസവിധി. അതുകൊണ്ട് ഇതിനെയാണ് ഇവിടെ കർമ്മ സന്യാസയോഗം എന്ന് പറയുന്നത്. ഇവിടെ കർമ്മസന്യാസം എന്നുദ്ദേശിക്കുന്നതുകൊണ്ട് എന്താണോ ഇവിടെ പറയുന്നത് മസ് സമർപ്പണതയ, എന്നിൽ സമർപ്പിക്കുന്നതുകൊണ്ട്, ഈശ്വരനിൽ സമർപ്പിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ യോഗമെന്നും പറയുന്നു കർമ്മത്വാ, അത് യോഗവുമാണ്. തേന സന്യാസയോഗേന, അതാണ് ഇവിടുത്തെ സന്യാസയോഗം. യുക്ത ആത്മാന്തകർണമ്യസ്യ സന്യാസയോഗ യുക്താത്മ, സന്യാസ ഈശ്വര സമർപ്പണമാകുന്ന സന്യാസം, ആ സന്യാസത്തോടുകൂടിയ അന്തകരണത്തോടുകൂടിയാണ് യസ്യ യുക്താത്മ. ഇവിടെ പറയുന്നു സന്യാസം അന്തകരണത്തിലാണ്. തവസത്വം സന്യാസയോഗ യുക്താത്മ, അവനെന്ത് ചെയ്യുന്നു? വിമുക്ത മുക്തനായിത്തീരുന്നു. കർമ്മബന്ധനേഹി ജീവനേവ പതിതേജാസ്മിൻ ശരീരെ, രണ്ടു തരത്തിൽ ജീവിച്ചിരിക്കെ മരണശേഷവും മാം ഉപേക്ഷ്യസി ആഗമിഷ്യസി എന്നെ പ്രാപിക്കുന്നു, ഈശ്വരനെ പ്രാപിക്കുന്നു. സന്യാസം ഗീതയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് സന്യാസം കർമ്മത്യാഗമല്ല, കേവല കർമാനുഷ്ഠാനവുമല്ല. കർമ്മത്യാഗം എന്ന് പറയുന്നിടത്തെല്ലാം കേവല കർമാനുഷ്ഠാനത്തെ ത്യജിക്കാനാണ് പറയുന്നത്. മറിച്ച് സന്യാസയോഗം എന്ന് പറയുമ്പോൾ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുക. നേരത്തെ കർമ്മയോഗിയുടെ കർമ്മത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അത് കർമ്മയോഗി അവിടെ ആത്മഭാവനയിലൂടെ കർമ്മത്യാഗം ചെയ്യുന്നു. അതും ബാഹ്യമായിട്ടുള്ള കർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ. ഇവിടെ ഭക്തൻ എന്ത് ചെയ്യുന്നു? ഭക്തൻ കർമ്മത്തെ ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട്, ഈശ്വരന്റെ ഭക്തന്റെ ഈശ്വരനുള്ള കർമ്മ സമർപ്പണം, അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സന്ദർഭം ഇത്രയും വിശദീകരിച്ച് ചർച്ച ചെയ്തത്. അപ്പൊ കർമ്മയോഗത്തെ കുറിച്ച് പറയുമ്പോൾ മുമ്പ് പറഞ്ഞ ഭാഗങ്ങളിലൊന്നും ഇവിടെ ഈ തരത്തിൽ എന്താണോ നീ കർമ്മത്തെ എന്നിൽ സമർപ്പിക്കണം, തത്കുരുഷ മതർപ്പണം എന്നുള്ളതിനല്ല അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെ ചെയ്യുന്നതെല്ലാം എന്താണ്? ആത്മതത്വത്തിന്റെ നിരൂപണമാണ്. ആത്മതത്വം കർത്തൃത്വരഹിതമാണ്. അവിടെ കർമ്മങ്ങളില്ല. അതുകൊണ്ട് ആത്മതത്വത്തെ സ്മരിച്ചുകൊണ്ട് നീ കർമ്മം ചെയ്യുക. അത്തരമൊരു കർമ്മയോഗിക്ക് ഈ പറയുന്ന തരത്തിലുള്ള ഈശ്വരബോധമോ ഈ പറയുന്ന തരത്തിലുള്ള ഈശ്വര സമർപ്പണമോ വേണമെന്നില്ല. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ പറയുന്ന കർമ്മസമർപ്പണത്തിൽ ഇവിടെ പറയുന്ന തരത്തിൽ എന്താണ് ഈശ്വര ബോധം വേണം, അത് മുമ്പ് പറഞ്ഞു. അവിടെ ആത്മനിഷ്ഠമായ ബോധത്തിലല്ല, ഇവിടെ ഈശ്വരനിഷ്ഠമായ ബോധത്തിലാണ് കർമ്മസന്യാസം. അങ്ങനെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഈ ഒരു വിഷയത്തെക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യുമെന്നും അന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ താൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈശ്വരനെ സമർപ്പിക്കുന്നു. അവിടെ എങ്ങനെയാണ് അയാൾ കർമ്മത്തിൽ നിന്ന് മുക്തനായിത്തീരുന്നത്? അവിടെ പറഞ്ഞു പത്മപത്രം ഇവാംബസ, കർമ്മം ചെയ്യുന്നവൻ ആത്മാവിന്റെ അസംഗ ഉദാസീന ഭാവത്തെ ധ്യാനിച്ചുകൊണ്ട് കർമ്മത്തിൽ നിന്നും മാറി നിൽക്കുന്നു. അതാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, തന്റെ കർമ്മത്തെ ഈശ്വരൻ സമർപ്പിച്ചുകൊണ്ട് കർമ്മ ഫലങ്ങൾ രൂപത്തിലുള്ള ബന്ധനത്തിൽ നിന്നും മുക്തനായിത്തീരുന്നു. അതാണ് ഇവിടെ ഭക്തന്റെ കർമ്മസന്യാസം. ഇവിടെയും ബാഹ്യമായിട്ടുള്ള കർമ്മത്യാഗം, ഈശ്വര ആരാധന എന്ന് പറയുന്നത് അത് പ്രത്യേക രൂപത്തിലുള്ള ആരാധന ആയാലും ശരി, അങ്ങനെ പത്ര പുഷ്പ ഫലാദികൾ കൊണ്ടുള്ള ആരാധന ആയാലും ശരി, അത് എന്താണോ അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു, എന്താണോ യുക്താത്മാവായിട്ടുള്ളവൻ, അന്ധശോധന ചെയ്തിട്ടുള്ളവൻ, അന്ധകരണത്തിന് ശുദ്ധി വന്നിട്ടുള്ളവൻ, അവൻ ആ കർമ്മം ചെയ്യുമ്പോൾ അത് അവന്റെ മുക്തിക്ക് ഉതകുന്നു. കർമ്മം ചെയ്തുകൊണ്ട് തന്നെ, അത് കേവലം ഈശ്വരാരാധനയല്ല, മറ്റേത് തരത്തിലുള്ള കർമ്മങ്ങളായാലും ശരി, വിഹിതമായ കർമ്മങ്ങൾ, ധാർമ്മികമായ കർമ്മങ്ങൾ, ദുരാചാരത്തെയും മറ്റും കുറിച്ച് ഇനി പറയും. ഇവിടെ പറയുന്ന അങ്ങനെയല്ല, ധാർമ്മികമായ സ്വധർമ്മമായ കർമ്മങ്ങൾ ഈശ്വരൻ അർപ്പിക്കുക. അവിടെ ഭക്തനെ സംബന്ധിച്ച് താൻ തന്നെ ഈശ്വരനല്ല, അവിടെ ഈശ്വരൻ തന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ ഈശ്വരൻ തന്നെ അന്യനായൊരു ഈശ്വരനുണ്ട്, ആരാധ്യനായ ഒരു ഈശ്വരൻ. താൻ തന്നെ തനിക്ക് ആരാധ്യനല്ല, അതുകൊണ്ടാണ് ഈശ്വരനെ തന്നെ ആരാധിക്കുന്നത്. തന്നിൽ നിന്ന് അന്യനായ ഈശ്വരൻ എന്ന് പറയുമ്പോൾ എങ്ങനെ അന്യനായിരിക്കുന്നു ഈശ്വരൻ? താൻ അല്പജ്ഞനായിരിക്കുന്നു, അശക്തനായിരിക്കുന്നു, അല്ലെങ്കിൽ അജ്ഞനായിരിക്കുന്നു. അപ്പോൾ തനിക്ക് തന്നെ ആരാധിക്കാൻ കഴിയത്തില്ല. അത് തന്റെ അനുഭവമാണ്, ഇതല്ല, താൻ ബന്ധനസ്ഥനാണ്, അത് തന്റെ അനുഭവമാണ്. അപ്പോൾ സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരൻ, അങ്ങനെയൊരു ഈശ്വരനെ ആരാധിക്കുന്നു. അതാണ് പത്ര പുഷ്പാദികൾ കൊണ്ടുള്ള ആരാധന. ആത്മഭാവത്തിലാണ് ഒരാൾ അർച്ചിക്കുന്നതെങ്കിൽ സാധാരണ അദ്വൈത മതമനുസരിച്ച് ഈശ്വരനെ ആത്മഭാവത്തിൽ അല്ലെങ്കിൽ അഭേദഭാവത്തിൽ അർച്ചിക്കുക. അങ്ങനെ പറയുമ്പോൾ അവിടെ പത്ര പുഷ്പാദിയുടെ ഒന്നും ആവശ്യമില്ല, ബാഹ്യമായ ആരാധനയ്ക്ക് പ്രസക്തിയില്ല. ഇവിടെ എന്താണ് ഈശ്വരൻ പറയുന്നത്? നീ എന്താണോ എനിക്ക് അർപ്പിക്കുന്നത് അത് ഞാൻ സ്വീകരിക്കുന്നു എന്നാണ്. അഭേദഭാവനയാണെങ്കിൽ അവിടെ ആര് ആർക്കാണ് അർജിക്കുന്നത്? പത്ര പുഷ്പാദികൾ ആരാർക്ക് കൊടുക്കും? അപ്പോൾ അത്തരത്തിലുള്ള അഭേദഭാവനയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മറിച്ച് ദ്വൈതഭാവനയാണ്. ദ്വൈതഭാവനയിൽ ഈശ്വരനെ പത്ര പുഷ്പാദികൾ അർപ്പിക്കാൻ കഴിയും, അഭേദഭാവനയിൽ അത് സാധ്യമല്ല. അർപ്പിക്കുന്നവനൊന്നും അന്യനായിട്ട് അവിടെ ഒരു ഈശ്വരനില്ല. അവിടെ കേവലം ഭാവന, അത് മാത്രമേ സാധ്യമാകൂ. ഇവിടെ അതങ്ങനെയല്ല, ബാഹ്യമായ ആരാധനാ രീതികൾ തന്നെ പറയുന്നു പത്ര പുഷ്പാദികളും. അതെന്താണോ, അത് അർച്ചനയുടെ ആരാധനയുടെ ബാഹ്യമായ രൂപമാണ്. അതിൽ നിന്നാണ് അവൻ മറ്റു കർമ്മങ്ങൾ ഈശ്വരനെ അർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ പത്ര പുഷ്പാദികൾ അർപ്പിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ബോധമുണ്ട്, എന്താണോ താനല്ല ഈശ്വരൻ, മറിച്ച് തനിക്ക് ആരാധ്യനായ മറ്റൊരുവനാണ്. ഇവിടെ ഭാവനത്തിൽ നിന്ന് പറയുന്ന എന്താണ്? നീ എന്നെ പ്രാപിക്കുമെന്നാണ്. അവിടുത്തെ പ്രാധാന്യം അതാണ്, നീ നിന്നെ തന്നെ പ്രാപിക്കുമെന്നാണ് പറയുന്നത്. മറിച്ച് നീ മാം ഉപേക്ഷിച്ച് നീ എന്നെ പ്രാപിക്കുന്നു. എങ്ങനെ? എന്നെ ആരാധിക്കുമ്പോൾ. എന്റെ ആരാധന എങ്ങനെ? ആദ്യം ഈ പത്ര പുഷ്പാദികളിലൂടെയുള്ള ആരാധന. അത് കഴിഞ്ഞ് സർവകർമ്മങ്ങളുടെയും സമർപ്പണം, സർവപ്രവൃത്തികളിലൂടെ ഈശ്വരനെ സമർപ്പിക്കുക. സർവപ്രവൃത്തികളും ഈശ്വരനെ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്? പ്രധാനമായിട്ടും പ്രഥമമായിട്ട് ഈ പ്രവൃത്തികൾ ഞാൻ എന്റെ സാമർഥ്യം കൊണ്ട് എന്റെ ബുദ്ധി കൊണ്ട് എന്റെ കഴിവ് കൊണ്ട് ചെയ്യുന്നു എന്നുള്ള ഭാവം മെടിയുക. മറിച്ച് തന്റെ എല്ലാ പ്രവൃത്തികളും ഈശ്വരാധീനമാണെന്ന് കരുതുക. തന്റെ എല്ലാ പ്രവൃത്തികൾക്കും ആധാരമായിരിക്കുന്ന എന്താണ്? തന്റെ സാമർഥ്യമല്ല, മറിച്ച് ഈശ്വരന്റെ സാമർഥ്യമാണ്. തന്റെ ബുദ്ധിയും തന്റെ കഴിവുമല്ല, മറിച്ച് ഈശ്വരന്റെ നിയമമാണ്. ഈശ്വരന്റെ അലംഘനീയമായ നിയമത്തിന് വിധേയമായി താൻ പ്രവർത്തിക്കുന്നു. അത് താൻ തന്നെ ഈശ്വരനാണെന്ന് വിചാരിക്കുന്നവന് അത് കഴിയത്തില്ലല്ലോ. അപ്പൊ ഇവിടെ ഈശ്വരനെ അന്യനായി തന്നെ കാണുന്നു. അപ്പോൾ ചിലർ വിചാരിക്കുന്നത് അദ്വൈതത്തിന് നിരക്കുന്നതാണ്. ഇവിടെ അദ്വൈതമല്ല പറയുന്നു, ഇവിടെ ദ്വൈതമാണ്. അവിടെയുള്ളൂ അർച്ചക അർച്ചഭേദം, അവിടെയുള്ളൂ. അവിടെ മാത്രമേ ബാഹ്യമായ ഈ ആരാധന, ഈ സമർപ്പണം സാധ്യമാകും. ആ ഭാവത്തിൽ തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് എവിടെയെല്ലാം ആരാധനയെക്കുറിച്ച് പറയുന്നു അവിടെയെല്ലാം ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറയും ആത്മഭാവേന എന്ന് വ്യാഖ്യാനിക്കും അഭേദഭാവത്തിന്. പക്ഷേ പത്രം, പുഷ്പം, ഫലം, ദോയം ഇതെല്ലാം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ പറഞ്ഞില്ല, ആത്മഭാവത്തിനെന്ന് പറഞ്ഞില്ല. കാരണം ആത്മഭാവം എന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ സമർപ്പിക്കാൻ ഒക്കത്തില്ല. വേറൊരു ഈശ്വരന് സമർപ്പിക്കുന്നതിന് ബാഹ്യമായ വസ്തുക്കള് സ്വീകരിക്കാൻ ഒക്കത്തില്ല. ഇവിടെ അദ്വൈത ഭാഷ്യം ഇല്ല, ആ ഭാഗത്തിൽ ദ്വൈത ഭാഷ്യമേ ഉള്ളൂ. അതുകൊണ്ടിവിടെ താൻ അജ്ഞനാണ് എന്ന് ജീവൻ സ്വയം മനസ്സിലാക്കി, തന്റെ പരിമിതികളെല്ലാം മനസ്സിലാക്കിയിട്ട് സർവജ്ഞനായ സർവശക്തനായ മുക്തിദായകനായ ഈശ്വരനെ ആരാധിക്കുന്നു. അതിന്റെ ഫലമായി സർവത്തെയും സമർപ്പിക്കുന്നു. അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഈശ്വരന്റെ അപരിമിതമായ ശക്തിയിലും അനന്തമായ ഗുണങ്ങളിലും വിശ്വസിച്ചുകൊണ്ട് ഈ കർമ്മങ്ങളെ സമർപ്പിക്കുമ്പോൾ രണ്ടു കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, സാധാരണ കർമ്മയോഗിയുടെ കർമ്മത്യാഗം പോലെ തന്നെ, അല്ലെങ്കിൽ കർമ്മസമർപ്പണം പോലെ തന്നെ ഭക്തന്റെയും കർമ്മസമർപ്പണത്തിൽ സംഭവിക്കുന്നു. എന്താണ്? തന്റെ അഹന്തയുടെ ത്യാഗം. അതാണ് പ്രധാനമായി സംഭവിക്കുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള കർമ്മസന്യാസ യോഗം കൊണ്ടവൻ മുക്തനായിത്തീരുന്നു. ഈശ്വരന്റെ സർവശക്തിത്വത്തിന് തന്നെ സമർപ്പിക്കുമ്പോൾ അവിടെ ജ്ഞാനെന്നുള്ള ഭാവം അത് ഇല്ലാതായിത്തീരുന്നു. അപ്പൊ അഹന്താത്യാഗമാണ് ഈ കർമ്മസമർപ്പണത്തിലൂടെ ജീവനിൽ ആധേയമാകുന്ന ഗുണവിശേഷം മുഖ്യമായി വരുന്നു. അഹന്താത്യാഗം വരുമ്പോൾ സ്വാഭാവികമായും അവിടെ അതിനോട് ചേർന്ന് നിൽക്കുന്ന മമത അതില്ലാതാകുന്നു. ഇത് രണ്ടും ഇല്ലാതായി വരുമ്പോൾ അതിനോടൊപ്പം തന്നെ ബാക്കി വരുന്ന ദ്വന്ദ്ഭാവങ്ങൾ നിന്നെല്ലാം ഈ ഭക്തൻ മുക്തനായിത്തീരുന്നു. ദ്വന്ദ്ഭാവങ്ങൾ ഗുണരാഗദ്വേഷാദികൾ, കോപതാപാദികൾ, കാമക്രോധാദികൾ, ഇത്തരം വികാരങ്ങളിൽ നിന്നെല്ലാം, കാരണം ഇതിനെല്ലാം മൂലമായിരിക്കുന്നത് അഹന്തയാണ്. അപ്പൊ അഹന്താത്യാഗത്തിലൂടെ ഭക്തൻ ഇതിൽ നിന്നെല്ലാം മുക്തനായിത്തീരുന്നു. കർമ്മയോഗി ആത്മഭാവനയിലൂടെ അഹന്തയെ അതിജീവിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഭക്തനായിരിക്കുന്ന യോഗി, കർമ്മയോഗി, സന്യാസ യോഗി ഈശ്വര സമർപ്പണത്തിലൂടെ അഹന്തയെ ത്യജിച്ചുകൊണ്ട് ഈ കർമ്മബന്ധനത്തിൽ നിന്നും മോചിതനാകാൻ ശ്രമിക്കുന്നു. മറ്റൊന്നുകൂടി സംഭവിക്കുന്നു. എന്താണ് ഇവിടെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൃഢമായ ഈശ്വരഭാവന, ഈശ്വര സമർപ്പണം എന്നുണ്ടാകുന്നു. ഈശ്വരനെ ദ്വൈതഭാവത്തിൽ തന്നെ കണ്ടുകൊണ്ട് സർവം സമർപ്പിക്കുന്നു. അതുകൊണ്ടെന്താണ് വിശേഷിച്ചുണ്ടാകുന്നത്? ഈശ്വരാനുഗ്രഹം. അത് വിശേഷിച്ചുണ്ടാകുന്നു ഭക്തൻ. പല യോഗ മാർഗങ്ങളിലും ഈശ്വരനെന്ന് പറയുന്ന ഒരു തത്വത്തിൽ, അല്ലെങ്കിൽ പല തത്വചിന്താ മാർഗങ്ങളിലും പോലും പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഈശ്വരൻ എന്നുള്ള ഒരു തത്വത്തെ അംഗീകരിക്കാതെ തന്നെ മോക്ഷം നേടാം എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്, മോക്ഷത്തെ അംഗീകരിക്കുന്നവരും. സംഖ്യന്മാരെ പോലെയുള്ളവർ, അവർക്ക് ഈശ്വരൻ എന്ന് പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ആ സാംഖ്യശാസ്ത്രത്തിന്റെ സ്വാധീനം വളരെ ഉള്ള ഒന്നാണ് ഭഗവത്ഗീത, മഹാഭാരതം. അവിടെയെല്ലാം ചർച്ച ചെയ്യുന്ന തത്വചിന്ത പ്രധാനമായും സാംഖ്യന്റേതാണ്. ആ സാംഖ്യ ദർശനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്, അതിനോട് കർമ്മം എന്ന് പറയുന്ന ഒന്നിനെ കൂടിച്ചേർക്കുന്നതാണ് ഇതിലെ കർമ്മയോഗം. ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് സാംഖ്യ ദർശനത്തോടാണ്. പക്ഷെ ഈ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ അത് അതിൽ നിന്ന് പൂർണ്ണമായും വേറിട്ട് നിൽക്കുകയാണ്. സഗുണഭക്തി, അത് സാംഖ്യ ദർശനവുമായി ബന്ധമുള്ളതേയല്ല. അസീമ മഹാഭാരതത്തിൽ പല ഭാഗങ്ങളും വളരെ ദീർഘമായി ചർച്ച ചെയ്യുന്നത് ഈ സഗുണഭക്തിയെക്കുറിച്ചാണ്. ഭഗവാനെ കുറിച്ചും പലതരത്തിലുള്ള ഭക്തരെ കുറിച്ചും അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. വിദുരൻ, കുന്തി, എത്രയോ പേരെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടെയെല്ലാം ഈ കർമ്മസമർപ്പണത്തിലൂടെ ഭക്തൻ ഈശ്വര അനുഗ്രഹത്തെ പ്രാപിക്കുന്നു. കർമ്മയോഗിയുടെ കേവലമായ അന്ധക്കരണ ശുദ്ധി മാത്രമല്ല, ഈ രണ്ട് രീതിയിലൂടെയും, അതാണ് ഭക്തിയുടെ ഒരു മികവ്, ആത്മശുദ്ധിയിലൂടെയും ഈശ്വര അനുഗ്രഹത്തിലൂടെയും. സംഖ്യന്മാർ പറയുന്ന എന്താണ്, അവർ മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്ന ഒരു വിഷയമേ അവർക്കില്ല, അതൊന്നും ആവശ്യമില്ല. അവർ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, പ്രകൃതിയും പുരുഷൻ. പുരുഷനെ പ്രകൃതിയിൽ നിന്ന് വേർതിരിച്ചറിയുക, പുരുഷന്റെ നിർഗുണത്വവും നിർലേപത്വവും സാക്ഷാത്കരിക്കുക, പ്രകൃതി ഒഴിഞ്ഞു പോകും, ജീവൻ മുക്തനായിത്തീരുന്നു. ആ ഒരു ചിന്താഗതിയിൽ നിന്നും മാറിയിട്ടാണ് ഇവിടെ സഗുണനായ, സാകാരനായ ഒരു ഈശ്വരനെ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഉപദേഷ്ടാവ് തന്നെ സ്വയം ഈശ്വരനായി വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഉപദേശിക്കുന്നത്. ഈശ്വരനെ തേടി വേറെങ്ങും പോകേണ്ടതില്ല, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ തന്നെയാണ് ഈശ്വരൻ. ഈ നിർദ്ദേശിക്കുന്ന സാധനങ്ങളിലൂടെയെല്ലാം നീ പ്രാപിക്കുന്ന എന്നെ തന്നെ. ഇവിടെയും ഉപദേശിക്കുന്ന എന്താണ്, വിമുക്തോ മാം ഉപേക്ഷിക്കുന്ന, നീ ഈശ്വരനെ പ്രാപിക്കുമെന്നല്ല പറഞ്ഞത്, ഏതെങ്കിലും ദൈവത്തെ പ്രാപിക്കുമെന്നല്ല, സ്വർഗത്തെ പ്രാപിക്കുന്നു ഒന്നുമല്ല പറഞ്ഞു, പിന്നെയോ നീ എന്നെ പ്രാപിക്കുമെന്നാണ്. ഇവിടെ ഉപദേശിക്കുന്ന ഗുരു സ്വയം വെളിപ്പെടുത്തുന്ന എന്താണ്? തന്റെ ഈശ്വരീയത. അതാണ് ഇവിടുത്തെ പ്രാധാന്യം. അപ്പൊ ആ ഈശ്വരീയതയെ അംഗീകരിച്ചുകൊണ്ട് ആ ഈശ്വരൻ സഗുണനും എന്ന് പറഞ്ഞ പോലെ സാകാരനായി സ്വരൂപനായി തന്റെ മുമ്പിരിക്കുന്ന ഈശ്വരൻ, ഈശ്വരനിവിടെ അപ്രത്യക്ഷമല്ല, പിന്നീട് എവിടെയെങ്കിലും വെച്ച് സാക്ഷാത്കരിക്കേണ്ടോ എന്നല്ല, അങ്ങനെയൊന്നുമല്ല, തന്റെ മുമ്പിൽ തന്നെ പ്രത്യക്ഷനായി നിൽക്കുകയാണ്. പക്ഷെ തന്റെ മുമ്പിൽ പ്രത്യക്ഷനായി നിൽക്കുന്ന ആളിനെ പ്രത്യേകിച്ച് സാക്ഷാത്കരിക്കാൻ എന്താണ്? തിരിച്ചറിയുക ഈശ്വരനാണ്. അതിനുവേണ്ടിയിട്ട് സ്വയം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ബോധ്യപ്പെടുത്തുകയാണ്. ആദ്യം വാക്കുകൊണ്ട് ബോധ്യപ്പെടുത്തുകയാണ്. നീ കരുതുന്ന പോലെ ഉപദേശിക്കുന്ന ആള് കേവലം ഒരു ഉപദേഷ്ടാവല്ല, അല്ലെങ്കിൽ കേവലം ഒരു ഗുരുവല്ല, ഒരു തത്വജ്ഞാനിയല്ല, ഒരു യോഗിയല്ല, മറിച്ച് ഈശ്വരനാണെന്നാണ് വെളിപ്പെടുത്തുന്നത്. അത് വാക്കുകൊണ്ട് പറഞ്ഞപ്പോൾ അർജുനന് ബോധ്യപ്പെട്ട എങ്കിലും സംശയം വന്നു. അതുകൊണ്ടാണ് പിന്നീട് വിശ്വരൂപ ദർശനം അത് കാണിച്ചു കൊടുക്കുന്നത്. അവിടെയാണ് അർജുനൻ അത് പൂർണ്ണമായി ബോധ്യപ്പെടുന്നത്. കാരണം ഒരു സാധാരണ ഉപദേശകന് ഉപദേഷ്ടാവിന് അങ്ങനെ ഒരു വിശ്വരൂപത്തെ പ്രദർശിപ്പിക്കാൻ കഴിയത്തില്ല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അർജുനന് ശരിക്കും ബോധ്യപ്പെട്ടതെന്ന് സ്വയം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളവര് ഈശ്വരനെ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് അത് താനായി തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് അവിടെ പറയുന്ന എന്താണ്? നീ എന്നെ പ്രാപിക്കും, അതിനുവേണ്ടി നീ സർവവും എന്നിൽ സമർപ്പിക്കുക. അതാണ് ഗീതയുടെ സമഗ്രത എന്ന് പറയുന്നത്. ആധ്യാത്മിക തത്വങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാവത്തെയല്ല, ഓരോരോ അധികാരികൾക്ക് വേണ്ടി എല്ലാ ഭാവങ്ങളും ഇത് വെളിപ്പെടുത്തുന്നുണ്ട്. അദ്വൈതം വേണമെന്നുള്ളവർക്ക് അതുണ്ട്, ദ്വൈതം വേണമെന്നുള്ളവർക്ക് അതുണ്ട്, മറ്റെന്തെങ്കിലും ആവശ്യമുള്ളവർക്ക് അതുമുണ്ട്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഭക്തന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള നീ നിന്റെ സർവകർമ്മങ്ങളെയും സമർപ്പിച്ചിട്ട് എന്നെ പ്രാപിക്കുന്നു. അവിടെ എന്നെ എന്ന് പറയുമ്പോൾ കേവലം ഒരു വ്യക്തിഭാവത്തിൽ നിന്നുകൊണ്ട് ഒരാൾക്കിങ്ങനെ പറയാൻ പറ്റുന്നില്ല. അപ്പൊ തന്റെ ഈശ്വരീയ ഭാവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഭക്തനും എന്ത് ചെയ്യുന്നു? തന്റെ കർമ്മസമർപ്പണത്തിലൂടെ അഹന്തയെ ത്യജിച്ചുകൊണ്ടും ഈശ്വരാനുഗ്രഹത്തെ പ്രാപിച്ചുകൊണ്ട്. അപ്പൊ ഈശ്വരാനുഗ്രഹം കൊണ്ട് മറ്റ് വിവേക വിജ്ഞാനാദികളെല്ലാം ഭക്തനിലുണ്ടാകുന്നു. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം എന്താണോ നേരത്തെ പറഞ്ഞു, കർമ്മയോഗി എങ്ങനെ ചിന്തിക്കണം അതൊക്കെ പറഞ്ഞു കൊടുത്തു. കർമ്മയോഗിയുടെ അതിദീക്ഷ തുടങ്ങിയ സാധനങ്ങളെ കുറിച്ച് നിർദ്ദേശിച്ചു. കർമ്മയോഗി വിചാരത്തിലൂടെ സാധനങ്ങളെ പരിശീലിച്ച് നിസ്സംഗതയെ ശീലിച്ച് ആ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മോചിക്കുന്നു. അതിനുള്ള പാഠങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന ഇന്ന രീതിയിൽ നീ ചിന്തിക്കണം. ഭക്തനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, സമർപ്പണമാണ് നിർദ്ദേശിക്കുന്നത്. നിന്റെ സർവപ്രവൃത്തികളുടെയും സമർപ്പണം. ബാക്കിയുള്ള സാധന സമ്പത്തി എന്ന് പറയുന്നത് കർമ്മയോഗിയെ പോലെ തന്റെ അഭ്യാസം കൊണ്ടല്ല ഇവിടെ ഉണ്ടാകുന്നത്, മറിച്ച് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം. യോഗികൾ എന്ത് ചെയ്യുന്നു? അഭ്യാസത്തിലൂടെ ആർജിക്കുന്നു, അതവർക്ക് കഴിയും. ഭക്തനാണെങ്കിലോ അനുഗ്രഹത്തിലൂടെ പ്രാപിക്കുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഭക്തനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിന് പാത്രമായ മതി. അനുഗ്രഹത്തിന് പാത്രമാകുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്താണ്? സന്യാസ യോഗയുക്താത്മ. കാരണം ഭക്തന് ഈശ്വരന്റെ സർവജ്ഞതയിലും സർവശക്തിത്വത്തിലും അചഞ്ചലമായ ദൃഢമായ വിശ്വാസമുണ്ട്, ശ്രദ്ധയുണ്ട്. അതുകൊണ്ട് ഈശ്വരീയമായ നിയമമനുസരിച്ച് അക്കാര്യങ്ങളെല്ലാം സംഭവിക്കും. അതാണ് നേരത്തെ പറഞ്ഞല്ലോ അനന്യാ ചിന്തയെന്തോ. അവിടെ അനന്യമായ ചിന്ത മതി. ആ അനന്യമായ ചിന്ത കൊണ്ട് തന്നെ അവൻ അർഹമായതെല്ലാം പ്രാപിക്കും. യോഗക്ഷേമാദികൾ വഹാമ്യഹം എന്ന് പറഞ്ഞതാണ്. സ്വയം അതിന്റെ അടുത്ത് ഇനി പ്രതിജ്ഞ ഈ അവസാനം. ഞാനിതാ നിന്നോട് പ്രതിജ്ഞ ചെയ്യുന്നു, അല്ലെ, ഭഗവാൻ ഭക്തനോട് പ്രതിജ്ഞ ചെയ്യുന്നു. ആ പ്രതിജ്ഞയ്ക്ക് അനുസരിച്ച് ആ കാര്യങ്ങളെല്ലാം സംഭവിക്കും. യോഗി അങ്ങനെയല്ല. യോഗി ഭഗവാൻ ഉണ്ടായിക്കൊള്ളട്ടെ ഇല്ലാതായിക്കൊള്ളട്ടെ, അനുഗ്രഹിച്ചോട്ടെ അല്ലെങ്കിൽ അനുഗ്രഹിക്കാതിരുന്നോട്ടെ, യോഗി വിശ്വസിക്കുന്നത് തന്റെ പരിശ്രമത്തിലാണ്. ഈശ്വര പ്രണിധാനത്തെ കുറിച്ച് ചില യോഗ സമ്പ്രദായങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അത് സ്വീകരിക്കാത്ത എത്രയോ സമ്പ്രദായങ്ങളുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈശ്വര അനുഗ്രഹത്തിലൂടെ എല്ലാം സാധിക്കാമെന്നുള്ള ദൃഢമായ അചഞ്ചലമായ വിശ്വാസമുണ്ട്, ശ്രദ്ധയുണ്ട്. അതിന് പാത്രമാകുന്നതിന് വേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നു. വിവേക വിജ്ഞാന വൈരാഗ്യങ്ങളെല്ലാം അവിടെ സ്വയം ആർജിക്കുകയല്ല, മറിച്ച് ഭഗവത് അനുഗ്രഹത്തിലൂടെ അത് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞെന്താണോ, ഈ കർമ്മസമർപ്പണത്തിലൂടെ. കർമ്മസമർപ്പണം എന്ന് പറയുമ്പോൾ തന്റെ ഭാവത്തെ, താനെന്നുള്ള ഭാവത്തെ ഉപേക്ഷിച്ച് ഈശ്വരന് അധീനമായി ഈശ്വരന്റെ ശക്തിക്ക് പൂർണ്ണമായും വിധേയമായി തന്നിൽ സർവകർമ്മങ്ങളും നടക്കുന്നു. തനിക്കുള്ളതിൽ യാതൊരു സ്വാധീനവുമില്ല ഈ കർമ്മത്തിൽ, ഈശ്വര നിശ്ചയ അനുസരിച്ചാണ് നടക്കുന്നത് എന്നുള്ള ദൃഢമായ വിശ്വാസത്തിൽ ഒന്നിന്റെയും കർത്തൃത്വം സ്വയം ഏറ്റെടുക്കാതെ ഇഷ്ടാനിഷ്ടങ്ങളെയെല്ലാം ഈശ്വരൻ നൽകുന്നതായി കണ്ടുകൊണ്ട് എല്ലാ കർമ്മഫലങ്ങളെയും ഈശ്വരന്റെ വരദാനമായി കണ്ടുകൊണ്ട് ആ ഭാവത്തിലൂടെ, ആ ചിന്തയിലൂടെ കർമ്മങ്ങളെ ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ തന്റേതല്ല ഈശ്വരന്റേതാണെന്ന് മനസ്സിലാക്കുന്നതാണ് ആ കർമ്മസമർപ്പണം. കർമ്മം ചെയ്യുന്നത് താനല്ല ഈശ്വരനാണെന്ന് അറിയുന്നതാണ് ആ കർമ്മസമർപ്പണം. ഇതിന് താൻ അശക്തനാണ്, മറിച്ച് ഈശ്വരനാണ് ഈ സർവവും നിവർത്തിപ്പിക്കുന്നത് എന്ന് സ്വയം വിചാരിക്കുന്നതാണ് കർമ്മസമർപ്പണം. അല്ല, പ്രവൃത്തിയെ നമുക്കെടുത്ത് വയ്ക്കാൻ പറ്റത്തില്ല. ആ ഒരു വിചാരത്തിലൂടെ, ആ ഒരു ഭാവനയിലൂടെ, ആ ഒരു ശ്രദ്ധയിലൂടെ അവിടെ ചിന്തയെക്കാളും വിചാരത്തെക്കാളും എല്ലാം പ്രാമുഖ്യ ശ്രദ്ധയ്ക്കാണ്. ഭക്തനങ്ങനെ വിശ്വസിക്കുന്നു, ഇതൊന്നും തനിക്ക് അധീനമല്ല, ഇതൊന്നും തന്റെ നിയന്ത്രണത്തിന് വിധേയമല്ല, ഇതെല്ലാം ഈശ്വര അധീനമാണ്, ഈശ്വരന്റെ നിയന്ത്രണത്തിന് വിധേയമാണ് എന്ന്. തന്റെ സർവപ്രവൃത്തികളെ കുറിച്ചും അങ്ങനെ ഒരു ശ്രദ്ധ ദൃഢമായ വിശ്വാസം ഭക്തനുണ്ട്. ആ ശ്രദ്ധ, ആ വിശ്വാസമാണ് ഭക്തന്റെ കർമ്മസമർപ്പണം. ആ കർമ്മസമർപ്പണമാണ് സന്യാസം. അത്തരത്തിലുള്ള ഒരു സന്യാസ യോഗത്തെക്കുറിച്ചാണ് ഇവിടെ ഗീതയിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു? വിമുക്ത, വിമുക്തനായിത്തീരുന്നു. വിമുക്തനായിട്ട് വിമുക്തനാകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ തന്റെ കർമ്മങ്ങളെ സമർപ്പിക്കുന്നതിലൂടെ താൻ ആ കർമ്മഫലങ്ങൾക്ക് ഉത്തരവാദി അല്ലാതായിത്തീരുന്നു. കാരണം താൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് തനിക്ക് ഫലമില്ല. താൻ ചെയ്താലേ തനിക്ക് ഫലമുണ്ടാകത്തുള്ളൂ. ഇവിടെ താൻ ചെയ്യുന്നില്ല, ഈശ്വരാധീനമായി സർവം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ തനിക്കവിടെ കർത്തൃത്വമില്ല, താൻ ചെയ്യുന്നു എന്നുള്ള ഭാവമില്ല. ആ കർമ്മങ്ങളുടെ ഫലവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ വിമുക്തനായിത്തീരുന്നു എന്ന് പറയുന്നു. ജീവനേവ ജീവിച്ചിരിക്കുക തന്നെ. പതിതേ ജാസ്മിൻ ശരീര, ഇനി മരിച്ചാലോ കർമ്മഫലങ്ങളിൽ അതുകൊണ്ട് ജന്മമില്ല. അതാണ് പറയുന്നത്, മാം ഉപേക്ഷ്യസി ആഗമിഷ്യസി, എന്നെ പ്രാപിക്കുന്നു. ജീവിച്ചിരിക്കുക എന്ന മുക്തനായി മരണശേഷം ജന്മമില്ലാത്തവനായിത്തീരുന്നു. അതാണ് സർവ കർമ്മസമർപ്പണത്തിന്റെ ഫലം. ഏവം ഇപ്രകാരം എന്ന് പറഞ്ഞാൽ സർവകർമ്മ സമർപ്പണത്തിലൂടെ ശുഭാശുഭ ഫലൈഹി കർമ്മബന്ധനേഹി, ശുഭാശുഭ ഫലങ്ങളെ കൊടുക്കുന്ന കർമ്മങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്നും സന്യാസയോഗയുക്താത്മ, കർമ്മസമർപ്പണ രൂപത്തിലുള്ള സന്യാസ യോഗത്തോടുകൂടിയവൻ. അവിടെ ഒരു കാര്യം ഭാഷ്യകാരൻ പ്രത്യേകം പറഞ്ഞു, ആ സന്യാസയോഗം അന്ധകരണത്തിലാണ്, ബാഹ്യമായിട്ടല്ല, മനസ്സിലാണത്. സമർപ്പണം, ശ്രദ്ധ എല്ലാം മനസ്സിന്റെ ഭാവങ്ങളാണ്. അതുകൊണ്ടാണ് സന്യാസയോഗേന യുക്താത്മാ അന്ധകരണം യസ്യ എന്ന് പറഞ്ഞത്. ബാഹ്യമായ ക്രിയയല്ല, മാനസികമായ ഭാവനയാണ് ഇവിടെ, ശ്രദ്ധയാണ്. വിമുക്ത, ജീവിച്ചിരിക്കെ തന്നെ അവൻ മുക്തനായിത്തീരുന്നു. അവൻ കർമ്മഫലങ്ങൾക്ക് ഹേതുവല്ലാതായിത്തീരുന്നു. ഒടുവിൽ ശരീരപാദത്തിന് ശേഷവും ജന്മമില്ലാത്തവനായി ഉപേക്ഷിച്ചു അവൻ മുക്തനായിത്തീരുന്നു. അപ്പോൾ ഈ ഭക്തിമാർഗം മറ്റ് മാർഗങ്ങളെക്കാൾ ലളിതമാണെന്ന് പറയാം, അനായാസമാണെന്ന് പറയാറുണ്ട്. അങ്ങനെ പറയുന്നതിനുള്ള ഒരു കാരണം എന്താണ്? കാരണം മറ്റ് ഏത് മാർഗങ്ങളായാലും ശരി, അവിടെ പുരുഷന്, അതായത് അനുഷ്ഠിക്കുന്നവൻ, ജീവന് ആർജിക്കാനായിട്ട് ഒരുപാടുണ്ട്. നേരത്തെ ഭാഷകാലം പറഞ്ഞല്ലോ, ആർജനവും രക്ഷണവും, ഈ രണ്ടു കാര്യങ്ങളും ഒരുപാട് ചെയ്യാനുണ്ട്. മോക്ഷത്തിന് വേണ്ടിയുള്ള ഏത് സാധന മാർഗത്തിനും, ഭക്തി വഴിയോ, ഒരുപാട് പരിശ്രമിച്ച് നേടേണ്ടതായിട്ടുണ്ട്. സ്വയം ഭക്തനാണെങ്കിലോ അത്തരം പരിശ്രമങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല. പരിശ്രമത്തിലൂടെ എന്തെങ്കിലും നേടാൻ കഴിയുമെന്ന് ഭക്തന് അത്തരം ഒരു ശ്രദ്ധയില്ല. മറിച്ച് ഭക്തന് ശ്രദ്ധയുള്ള എന്തിനാണ്? ഈശ്വരന്റെ സർവശക്തിത്വത്തിനും സർവജ്ഞതയിലും അനുഗ്രഹത്തിനും മാത്രമേ ശ്രദ്ധയുള്ളൂ. അയാളുടെ പരിശ്രമം അങ്ങേയറ്റം എന്താണ്? ആ അനുഗ്രഹത്തിന് പാത്രമാകുക തന്നെയുള്ളൂ. ബാക്കി സാധനമാർഗങ്ങളിലൂടെ ആർജിക്കുന്നതെല്ലാം ഭക്തന് ഈശ്വര അനുഗ്രഹം കൊണ്ട് കിട്ടുന്നു. ആ ഒരു ഭാഗത്തെ എടുത്തുകൊണ്ടാണ് പറയുന്നത്, ഭക്തിമാർഗം മറ്റ് മാർഗങ്ങളെ അപേക്ഷിച്ച് അനായാസമാണെന്ന് പറയുന്നു. അവിടെ ആർജനമല്ല മറിച്ച് അനുഗ്രഹമാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അടുത്ത് പറയുന്നു, ശുഭാശുഭഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈഃ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപൈഷ്യസി സമൂഹം സർവഭൂതേഷു നമേ ദേശ്യോസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയിതേ തേഷു ചാപ്യഹം. രാഗദ്വേഷവാൻ തർഹി ഭഗവാൻ ഏതോ ഭക്താൻ അനുഗ്രഹണാതി നൈതരാനിരി പറയുന്നു. എന്താ ഭഗവാന് രാഗദ്വേഷങ്ങളുണ്ടോ? ഇവിടെ പറയുന്നു എന്താണോ, ഭക്തനെ കുറിച്ച് പറയുന്നു. ഭക്തനെ ഒരുപാട് പൂഴ്ത്തി പറയുന്നു, ഭക്തനെ അനായാസമായി പ്രാപിക്കുന്നു എന്ന് പറയുന്നു, ഭക്താൻ അനുഗ്രഹണാതി ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ജഗത് സൃഷ്ടാവായിരിക്കുന്ന, ജഗത് പരിപാലകനായിരിക്കുന്ന, ജഗത്തിന്റെ നിയന്താവായിരിക്കുന്ന ഈശ്വരൻ തന്നെ ഭജിക്കുന്നവരെ മാത്രം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെയും സൃഷ്ടിച്ചിരിക്കുന്ന ഈശ്വരനാണ്, അവരെ അനുഗ്രഹിക്കാതിരിക്കുക. ഒരു സാധാരണ ജീവനെപ്പോലെ, അല്ലെങ്കിൽ ഒരു ചക്രവർത്തിയെപ്പോലെ തന്റെ സേവകന്മാരെ രക്ഷിക്കുന്നു, തന്റെ ശത്രുക്കളെ ഹനിക്കുന്നു. ഭഗവാനും ആ ദോഷം വരും. ഭക്താൻ അനുഗ്രഹണാദി നൈതരാൻ, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നില്ല. അപ്പോൾ മനുഷ്യ സ്വഭാവത്തെ ഈശ്വരനും ആരോപിക്കുകയാണല്ലോ ഇവിടെ. അതിന് സമാധാനം പറയുന്നു, തന്ന സമത്വല്യോഹം സർവഭൂതേഷു. ഞാൻ തുല്യനാണ് സർവഭൂതങ്ങളിലും, ഭക്തനായാലും ശരി ദുഷ്ടനായാലും ശരി. നമേ ദേഷ്യോസ്തി ന പ്രിയഹ, എനിക്ക് പ്രത്യേകിച്ച് ശത്രുക്കളാരുമില്ല, ഇഷ്ടക്കാരുമില്ല. എന്റെ പക്ഷത്ത് നിന്നില്ല, ഭക്തന്റെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ എന്താണ്, ഭക്തൻ എനിക്ക് ഇഷ്ടക്കാരനാണ്. ഭക്തൻ സ്വയം അങ്ങനെ കരുതുന്നു. അങ്ങനെ പറഞ്ഞു, ഭക്തോ അതീവമേ പ്രിയ, ഭക്തൻ എനിക്ക് അതീവ പ്രിയനാണ്. ഇനിയും പറയും, പക്ഷേ എന്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്താണോ, എനിക്കങ്ങനെ ദേഷ്യം വിദ്വേഷമുള്ളവനായിട്ടും ആരുമില്ല, പ്രിയനുമില്ല. ഒരു ഉദാഹരണം പറയുന്നതിന് ഭാഷ്യകാരൻ, അഗ്നിവധം, ഞാൻ അഗ്നിയെ പോലെയാണ്. ദൂരസ്ഥാനം യഥാ അഗ്നി ശീതം ന അപനയതി, സമീപം ഉപസർപ്പതാം അപനയതി. സൂര്യനെ പോലെ അല്ലെങ്കിൽ അഗ്നിയെ പോലെ, അതിൽ നിന്നും അകലം തോറും അത് അവന്റെ ശീതത്തെ നശിപ്പിക്കുന്നില്ല, തണുപ്പിനെ മാറ്റിക്കൊടുക്കുന്നില്ല. അതിനോട് അടുക്കും തോറും എന്ത് ചെയ്യുന്നു, അത് തണുപ്പിനെ മാറ്റിക്കൊടുക്കുന്നു. അതാണ് സൂര്യന്റെ അനുഗ്രഹവും നിഗ്രഹവും. സൂര്യൻ നിശ്ചലനായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ആരുടെയെങ്കിലും തണുപ്പിനെ മാറ്റണമെന്നോ വിശേഷിച്ച് ആർക്കെങ്കിലും മാറ്റാതിരിക്കണമെന്നോ സൂര്യന് ഉദ്ദേശമൊന്നുമില്ല. പക്ഷേ സൂര്യന് ചുറ്റും നിൽക്കുന്നവർ അടുക്കുകയും അകലുകയും ചെയ്യുന്നു. അടുക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും തണുപ്പ് മാറുന്നു, അകലുന്നവർക്ക് തണുപ്പ് അനുഭവപ്പെടുന്നു. അതുപോലെയുള്ള ഒന്നാണ് ഈശ്വരന്റെ നിസ്സംഗതയ്ക്ക്, സമത്വത്തിന്. സാധാരണ ദൃഷ്ടാന്തമായി സൂര്യനാണ് പറയുന്നത്. ഇവിടെ അഗ്നിയെ പറഞ്ഞിരിക്കുന്നു. ദൂരസ്ഥാനായ അഗ്നി ശീതം നാപനയതി, ദൂരസ്ഥന്മാർക്ക് അഗ്നി ശീതത്തെ നശിപ്പിക്കുന്നില്ല. സമീപം ഉപസർപ്പതാം അപനയതി, അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ തണുപ്പിന് മാറ്റിക്കൊടുക്കുന്നു. തഥാഹം ഭക്താൻ അനുഗ്രഹണാമി നൈതരൻ, ആ തരത്തിലാണ് ഞാൻ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നോട് അടുക്കുന്നവർക്ക് എന്റെ അനുഗ്രഹവർഷം അനുഭവപ്പെടുന്നു, എന്നിൽ നിന്നും അകന്നു പോകുന്നവർക്ക് അത് അനുഭവപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അതാണ് വിധാതാവിന്റെ നിയമം. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈശ്വരന്റെ ഈശ്വരീയമായ ഒരു നിയമമാണത്. ആ നിയമം പറഞ്ഞല്ലോ, ഉപനിഷത്തിലെല്ലാം പറയുന്നുണ്ട്. എന്താണോ സൃഷ്ടിക്ക് ചില നിയമങ്ങളുണ്ട്, ഈശ്വരീയമായ നിയമങ്ങൾ, ജീവന്മാർക്ക് ഉല്ലംഘിക്കാൻ കഴിയാത്ത നിയമങ്ങൾ, അത് ഈശ്വരീയമാണ്. ആ നിയമങ്ങൾക്ക് വിധേയമായി ഇവിടെ അനുഗ്രഹ നിഗ്രഹങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ജീവൻ അനുകൂല പ്രതികൂലതകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കർമ്മവും കർമ്മത്തിന്റെ ഫലങ്ങളും എല്ലാം നിയമത്തിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് സമ്പത്തും വിപത്തും എല്ലാം ജീവൻ അനുഭവപ്പെടുന്ന എന്താണ്? ആ നിയമത്തിന് വിധേയമായിട്ടാണ്. ആരാണോ ആ നിയമത്തെ അനുകൂലിച്ചു പോകുന്നു, ഈശ്വരനിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ ആ നിയമത്തിനനുസരിച്ച് പോകുന്നു, അവന് ഈശ്വരനിൽ നിന്ന് അനുഗ്രഹം ഉണ്ടാകുന്നു. ആരാണോ ആ നിയമത്തെ ഉല്ലംഘിക്കാൻ ശ്രമിക്കുന്നത്, കാരണം സൃഷ്ടിയിൽ ഈശ്വരൻ ജീവന് ചില സവിശേഷതകൾ കൊടുത്തു. എന്താണ് അതിലെ ഏറ്റവും വലിയ സവിശേഷതയാണ്? ബുദ്ധിശക്തി. ആ ബുദ്ധിശക്തിക്ക് അനുസരിച്ചുള്ള കഴിവുകളും ജീവന് നൽകി. ഈ ബുദ്ധിയും കഴിവുകളും ഉപയോഗിച്ച് അവനീ എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? ആ ബുദ്ധിയും കഴിവുകളുമെല്ലാം ഇതുപയോഗിച്ച് അവന് ഈശ്വരീയ നിയമത്തെ കണ്ടെത്തും. അത് കണ്ടെത്താതെയും ഇരിക്കാം. കണ്ടെത്തി ആ നിയമത്തിനനുസൃതമായി അവൻ സഞ്ചരിക്കണം, അതിന് വിപരീതമായി സഞ്ചരിക്കാം. കാരണം ആ ബുദ്ധി ആ കഴിവ് ഏതിനു വേണ്ടി ഉപയോഗിക്കാം? അപ്പോൾ അത് ഈശ്വരീയമായ നിയമങ്ങൾക്കനുസരിച്ച് പോകാനാണ് അവൻ ആ ബുദ്ധിയും കഴിവും ഉപയോഗിക്കുന്നതെങ്കിൽ അവൻ ഈശ്വരൻ നിന്നും അനുഗ്രഹമുണ്ടാകുന്നു. ആരാണോ വിപരീതമായി പോകുന്നത്, അകന്നു പോകുന്നു, ഏതൊരു ദിശയിലേക്ക് സഞ്ചരിക്കുന്നത്, അവൻ അവന്റെ ബുദ്ധിയും കഴിവുമെല്ലാം വിപരീതമായി ഉപയോഗിച്ച് കഴിഞ്ഞു, അവന് അനുഗ്രഹം ഉണ്ടാകുന്നില്ല. നൈതരാൻ, മറ്റുള്ളവർക്ക് അതുണ്ടാകുന്നില്ല. അത് ഈശ്വരീയമായ നിയമത്തിന്റെ ഭാഗമാണ്. അതിനെ അതിന്റെ യുക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നതിന്, അതിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതിന് ഉള്ള ശക്തിയും ബുദ്ധിയും ഒന്നും ജീവന് ലഭിച്ചിട്ടില്ല. ഒന്നുകിൽ അതിനെ അനുസരിക്കുക, അല്ലെങ്കിൽ അതിന് വിപരീതമായി പോവുക. ഇത് രണ്ടു കാര്യങ്ങളെ ചെയ്യാൻ കഴിയത്തുള്ളൂ. രണ്ടു തരത്തിലുള്ള ഫലങ്ങളും ഉണ്ടാകുന്നു. ഏ ഭജന്തിതു മാമീശ്വരം ഭക്തിയ, ആരാണോ എന്നെ ഭജിക്കുന്നത്, ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനോട് അടുക്കുന്നത്. പറഞ്ഞല്ലോ, സൂര്യനോട് അടുക്കുമ്പോൾ തണുപ്പ് മാറുന്നു. അതുപോലെ ആരാണോ എന്നെ ഭജിക്കുന്നത്, മൈത്തെ സ്വഭാവത ഏവ, അവർ സ്വയം എന്നിൽ തന്നെ വർത്തിക്കുന്നു. ഈശ്വരനിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ഈശ്വരനെ വസിക്കുന്നു. അതെങ്ങനെ? അത് സ്വഭാവം അനുസരിച്ചാണ്. സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമം. അത് പ്രകൃതിയുടെ നിയമമാണ്. സ്വയത്തെ സചരാചരം, പ്രകൃതി എന്ത് ചെയ്യുന്നു? ഈ ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കുന്നു. അത് നിയമബദ്ധമായി സൃഷ്ടിക്കുന്നു. അതിനൊരു നിയമമുണ്ട്. കാലദേശങ്ങളെ യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഈശ്വരീയമായ നിയമം, അതിനനുസരിച്ചാണ് സർവവും ഇവിടെ ക്രമികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആരാണോ അതിനനുസരിക്കുന്നത്, സ്വഭാവത നിയമം അനുസരിച്ച് എന്ത് ചെയ്യുന്നു, അവരെന്നിൽ സ്ഥിതി ചെയ്യുന്നു. മൈ, അവരെന്നിൽ സ്ഥിതി ചെയ്യുന്നു. പറഞ്ഞല്ലോ, സൂര്യനോട് അടുക്കുന്നു, അവർ ഈശ്വരനോട് അടുക്കുന്നു, അതിനാണ് എന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത്. എന്ന മമ രാഗ നിമിത്തം മൈ വർത്തത, എനിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അവരോട് ഇഷ്ടമുണ്ടായിട്ട് അവരെന്നിൽ വരുന്നതല്ല. എന്നെ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനുമുള്ള വസ്തു അവരുടെ കൈ കൊടുത്തിട്ടുണ്ട്. അതാണ് ബുദ്ധി, ചിന്താശക്തി, വിവേകം എന്നെല്ലാം പറയുന്നത്. അതുപയോഗിച്ച് അവർക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യാം. രണ്ടിനുള്ള സ്വാതന്ത്ര്യം അതിനകത്തുണ്ട്. അതും ഈ നിയമത്തിൽപ്പെടുന്നതാണ്. ആരാണോ അതിനെ ശരിയായി ഉപയോഗിക്കുന്നത്, അവർ എന്നിൽ വരുന്നത് എന്ന മമ രാഗനിമിത്തം, എന്റെ എന്തെങ്കിലും രാഗം കൊണ്ടല്ല, അവരോടുള്ള താല്പര്യം കൊണ്ടല്ല, മറ്റ് അവരുടെ തന്നെ പ്രവൃത്തിയുടെ ഫലമാണെന്നർത്ഥം. അങ്ങനെ സംഭവിക്കുമ്പോൾ തേഷു ചാപ്യഹം സ്വഭാവതയെ വർത്തത, ആ നിയമം അനുസരിച്ച് തന്നെ എന്ത് ചെയ്യുന്നു, ഞാൻ അവരിലും സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ഭക്തൻ ഈശ്വരനേക്ക് സമീപിക്കുമ്പോൾ അവനിൽ എല്ലാ ഈശ്വരീയതകളും എല്ലാ ഈശ്വരീയ ഗുണങ്ങളും അവന് സമാവേശിക്കുന്നു. അതാണ് ഞാൻ അവരിൽ വർത്തിക്കുന്നു എന്ന് പറയുന്നത്. ഈശ്വരനെ കുറിച്ച് എന്താണ് പറയുന്നത്? അനന്ത കല്യാണ ഗുണനിധി എന്നാണ്. അനന്ത കല്യാണ ഗുണനിധിയായിരിക്കുന്ന ആ ഈശ്വരനെ ഒരുവൻ സമീപിക്കുമ്പോൾ ഞാൻ അവരിൽ വർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അവനും ആ അനന്ത കല്യാണ ഗുണനിധിയായി മാറുന്നു. ആണ് ഞാൻ അവനിൽ വർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവനിലും ആ ഈശ്വരീയത പ്രകടമാകുന്നു. അതാണ് ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നത്, തന്നിലിരിക്കുന്ന ഈശ്വരീയതയെ പ്രകടമാക്കിക്കൊണ്ട്. പറയുന്നുണ്ടല്ലോ, ഞാൻ തന്നെ ഇതിനെ സൃഷ്ടിക്കുന്നു, ഞാൻ തന്നെയാണ് സൂര്യനായിരിക്കുന്നത്, ചന്ദ്രനായിരിക്കുന്നത്, ഇർക്കായിരിക്കുന്നത്, യജസ്സായിരിക്കുന്നത്, സമമായിരിക്കുന്നത്. ഇർക്കും യജസ് സമവും ഒക്കെ ആയിരിക്കുന്ന ആരാണ്? ഈശ്വരനാണ്. ഞാനതൊക്കെയാണെന്ന് ഒരാൾ പറയണമെങ്കിൽ ആരിലാണോ ആ ഈശ്വരീയത പ്രകടമായിരിക്കുന്നത് അവർക്കേ പറയാൻ പറ്റൂ. ആണ് പറഞ്ഞ് ഞാൻ അവരിൽ വർത്തിക്കുന്നു എന്ന് പറയുന്നു. ആ ജഗത് സൃഷ്ടാവായിരിക്കുന്ന ഈശ്വരൻ അവിടെ അർജുനൻ കാണുന്ന ശ്രീകൃഷ്ണ ശരീരത്തിൽ പ്രകടമാകുന്നതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അർജുനനും കൃഷ്ണനും തമ്മിലുള്ള വ്യത്യാസം, അർജുനനത് പ്രകടമാകുന്നില്ല ആ ഈശ്വരീയത, മറ്റിടത്തത് പ്രകടമാകുന്നുണ്ട്. എന്തുകൊണ്ടത് പ്രകടമാകുന്നു? പറഞ്ഞു, ആരാണോ എന്നിലേക്ക് അടുക്കുന്നത് ഞാൻ അവരിൽ വർത്തിക്കുന്നു. ഇതാണ് അവതാരത്തിന്റെ തത്വം. തേഷിചാപി അഹം സ്വഭാവതയെ വർത്തേ, അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതീശ്വരീയമായ നിയമമാണ് സംഭവിച്ചേ തീരൂ. ആവർത്തിച്ച് ഇനിയും പറയും, ആരാണോ ഈശ്വരനിലേക്ക് അടുക്കുന്നത് അവിടെ ഈശ്വരീയത പ്രകടമാകുന്നത് നിനക്ക് കാണാൻ കഴിയും. അർജുനോട് പറയും, വിഭൂതിമത് സത്വം ശ്രീമത് ഊർജിത, അതെല്ലാം പറഞ്ഞ് ആ ഗുണങ്ങളെ കുറിച്ച് പറയും. ആ ഗുണങ്ങളെ കാണുമ്പോൾ മനസ്സിലാകണം എന്താണ്, ഈ വ്യക്തി ഈശ്വരനെ സമീപിക്കുന്ന ആളാണ്, ഈ വ്യക്തിയിലൂടെ ഈശ്വരീയത പ്രകടമാകുന്നു എന്ന് മനസ്സിലാക്കും. നൈതരേഷു, അത് മറ്റുള്ളവരിൽ കാണാൻ കഴിയത്തില്ല, എന്നിട്ട് അവരങ്ങോട്ട് തിരിയുന്നില്ല. നയതാവതാത്യേഷു ദേഷവും, അതുകൊണ്ട് എനിക്ക് അവരോട് ദേഷ്യവുമില്ല. അവർ തന്നെ സ്വയം ചെയ്യേണ്ട പ്രവൃത്തിയാണ് ഈശ്വരനോട് അടുക്കുക എന്നുള്ളത്. അവർ അതവർ ചെയ്യുന്നില്ല, എനിക്കവരോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. അടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവരിൽ അത് പ്രകടമാകും, അത്രയേ ഉള്ളൂ. അഹം ഞാൻ സർവഭൂതേഷു സമഹ, സർവ പ്രാണികളിലും തുല്യനാണ്. മേ, എനിക്ക് ദേഷ്യ ന അസ്തി, ദ്വേഷം ഉള്ളവരായി ആരുമില്ല. പ്രിയ ന അസ്തി, പ്രിയമുള്ളവരായി ആരുമില്ല. മാം, എന്നെ ഈ ആരാണോ ഭക്തിയാ ഭജന്തി, ഭക്തിയോടുകൂടി ഭജിക്കുന്നത്, തേമയി, അവർ എന്നിലാണ്. അഹം ച തേഷു അപ്പി, ഞാൻ അവരിലുമാണ്. സമൂഹം സർവഭൂതേഷു നമേ ദേഷ്യോസ്തി ന പ്രിയഃ, യേ ഭജന്തി തു മാം ഭക്ത്യാ, മയി തേ തേഷു ചാപ്യഹം. സുദുരാചാരോ ഭജത്തെ മാമനന്യഭാക് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ ശൃണുമത് ഭക്തിർ മഹാത്മ്യം. എന്റെ ഭക്തിയുടെ മഹാത്മ്യത്തെ നീ മനസ്സിലാക്കൂ. അഭിചേത് യദ്യപി സുഷ്ടു ദുരാചാരോ അതീവ കുസിതാചാരോവി അതീവ ദുരാചാരിയായിരിക്കുന്ന ഒരുവനായിക്കൊള്ളട്ടെ, മുൻ ശാസ്ത്രങ്ങളോ ആചാര്യന്മാരോ പറയുന്ന ഒന്നും അനുസരിക്കാതെ ജീവിച്ചു പോകുന്ന ഒരുവൻ എന്നർത്ഥം. അങ്ങനെ ഒരുവനായിക്കൊള്ളട്ടെ, ഭജതേ മാം അനന്യഭാഗ് അനന്യഭക്തി സൻ, അവൻ അനന്യഭക്തിയോടുകൂടി എന്നെ ഭജിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരുവന് ഭജിക്കാൻ കഴിഞ്ഞാൽ പറയുന്നു, സാധുരേവ സമ്യക് വൃത്തേവ സംബന്ധം യോ ജ്ഞാതവ്യഹ, അവൻ സാധു തന്നെയാണ്, സമ്യക് വൃത്തൻ തന്നെയാണ് എന്ന് നീ ധരിച്ചുകൊള്ളുക. സമ്യക് വൃത്ത സദാചാര്യാണ്, ഏറ്റവും വലിയ ദുരാചാരിയാണെങ്കിലും അവൻ എന്നെ അനന്യമായി ഭജിക്കുകയാണെങ്കിൽ അവൻ സദാചാര്യ തന്നെയാണെന്ന് നീ ധരിക്കണം. സമ്യക് യഥാവത് വിവസിതോ ഹി സ, അവൻ സമ്യക് വ്യവസിതനാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, യസ്മാൻ സാധു നിശ്ചയ സ, അവൻ സാധു നിശ്ചയനാണ്. അവൻ അസാധു എന്ന് കരുതാൻ പാടില്ല. അവൻ സഞ്ചരിക്കുന്ന മാർഗം ശരിയാണ് എന്നർത്ഥം. അപ്പൊ ദുരാചാരവും ഈശ്വരഭജനവും ഒരുമിച്ച് പോകുമെന്നല്ല ഇവിടെ പറയുന്നു. കാരണം ഈശ്വരഭജനത്തിന് വേണ്ടി പറയുന്ന എന്താണ്, ശമദമ അഹിംസ സത്യമസ്തേ ബ്രഹ്മചര്യം അനുഗ്രഹം അവരിഗ്രഹം തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ആണ് ഈശ്വര ഭക്തന്റെ ലക്ഷണങ്ങളായി പറയുന്നത് അതൊക്കെയാണ്. സത്യസംശുദ്ധി ഭാവസംശുദ്ധി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവനെ ഈശ്വരനെ അനന്യമായി ഭജിക്കാൻ കഴിയുമെന്നും പറയുന്നുണ്ട്. പര്യുപാസന അനന്യചിന്ത അതെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അനന്യമായി ഭജിക്കണമെങ്കിൽ അവൻ ശുദ്ധനായിരിക്കണം. അവൻ ഇവിടെ പറയുന്ന എന്താണ്, സുദുരാചാരനും എന്നെ അനന്യമായി ഭജിക്കുകയാണ്. അങ്ങനെ പറയുന്നതിന്റെ താല്പര്യം എന്തായിരിക്കും? കാരണം ദുരാചാരികളായി ജീവിച്ച ഒരുവനും അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനും അവന്റെ പൂർവ പുണ്യം കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ട് വാത്മീകിക്കും മറ്റും സംഭവിച്ചതുപോലെ, ഒന്നുകിൽ അത് പൂർവ്വ പുണ്യം കൊണ്ടാകാം അല്ലെങ്കിൽ സാധു സംഗമം കൊണ്ടാകാം, ഏതെങ്കിലും തരത്തിൽ അവന്റെ മനസ്സിൽ അനന്യഭജനം വരികയാണ്. അപ്പോൾ വാത്മീകി അങ്ങനെ ഭജിച്ചു എന്നാണ് പറയുന്നത്, കഥയിൽ പറയുന്നു. അങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കിട്ടും. ദുരാചാരികളായി തന്നെ തുടങ്ങും. ഈശ്വര അനുഗ്രഹം കൊണ്ട് എന്ത് ചെയ്തു, അവനൻ അനന്യഭാവം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൻ ആ ജന്മത്തിൽ തന്നെ, ഇത് ഒരു ജന്മത്തെക്കുറിച്ച് പറയുകയാണ്, പൂർവ്വജന്മങ്ങളിലോ അല്ലെങ്കിൽ ഇനി വരും ജന്മങ്ങളിലോ അതെങ്ങനെ ആയിക്കൊള്ളട്ടെ, ഒരു ജന്മത്തിൽ ഒരു മനുഷ്യനെ എടുത്ത് പറയുകയാണ്, ദുരാചാരിയായി ജീവിച്ചു, മഹാപാപിയായി ജീവിച്ചു, പക്ഷെ അവൻ ഇങ്ങനെ വരാം, അങ്ങനെ ഉള്ള പാപങ്ങൾ ഈശ്വരഭജനത്തിന് ആത്യന്തികമായ തടസ്സമല്ല എന്നുള്ളതാണ്. കാരണം ആ പാപങ്ങളെയെല്ലാം കീഴ്പ്പെടുത്തുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന പുണ്യം അവന്റെ ഉള്ളിൽ ഇരിപ്പുണ്ടെങ്കിൽ ആ പുണ്യത്തിന്റെ വിഭാഗം അത് ഫലം കൊടുക്കുന്നതിനുള്ള അവസരം കാലം കൊണ്ടവന് വന്നു ചേരുകയാണ്. അവിടെ അവന് സത്സംഗമുണ്ടാകും, സദ്ഗുരുലാഭം ഉണ്ടാകും, ഈശ്വര അനുഗ്രഹം ഉണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും. അപ്പൊ അവൻ സദ്വൃത്തനാണ്, അവൻ ആ ജന്മത്തിൽ തന്നെ മുക്തനായും തീരും. അവന് സാധുരേവ സമന്തവ്യ, അവനെ പിന്നെ ഭാവിയായി കാണേണ്ട കാര്യമില്ല. അപ്പൊ അവിടെ പ്രത്യേകിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ, ഒരു ദുരാചാരിയായ ഒരുവന് പോലും ആ വർത്തമാന ജന്മത്തിൽ തന്നെ മോക്ഷത്തെ പ്രാപിക്കാം. എങ്ങനെ? ഈശ്വര ഭജനത്തിലൂടെ. ആ ഈശ്വര ഭജനത്തിലേക്ക് അവൻ തിരിയുമ്പോൾ അതോടൊപ്പം തന്നെ അവൻ ദുരാചാരങ്ങളിൽ നിന്നും മോചിതനായിത്തീരുന്നു, ശമദമാദി ഗുണങ്ങൾ അവന് വന്നുചേരുന്നു. ഈശ്വര അനുഗ്രഹം കൊണ്ട് അവന് വിവേക വൈരാഗ്യാദികളെല്ലാം വന്ന് അവൻ മുക്തനായിത്തീരുന്നു എന്ന്. അതുകൊണ്ട് ഇത് ആധ്യാത്മികത അല്ലെങ്കിൽ അധ്യാത്മശാസ്ത്രം നമ്മൾ സദ്വൃത്തന്മാരെന്ന് കരുതുന്നവർക്ക് വേണ്ടി മാത്രമുള്ളത്, സാധന ചതുഷ്ടയ സമ്പന്നന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇത് ആർക്കും, ഏതൊരു ജീവനും ഏത് സമയത്തും ഇത് അവർക്ക് ഉപകാരപ്പെടാം. ഈശ്വര അനുഗ്രഹം ആർക്കും എങ്ങനെയും സംഭവിക്കാം. ഏത് സമയം അവർ സദ്വൃത്തന്മാരായി മാറാം, അവർ മോക്ഷഗതിയെ പ്രാപിക്കാം. അപ്പോൾ അധർമ്മികളായിരിക്കുന്നവർ പിന്നീട് ധർമ്മബോധകന്മാരായി മാറാം, ധർമ്മത്തെ അവർ ബോധിപ്പിക്കാം. പിന്നെ ഒരുപാട് പേരുടെ കഥകൾ ഉണ്ട്, അതാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഇത് പറയുന്നതുകൊണ്ട് പൊതുവേ ഇങ്ങനെ ഒരാക്ഷേപം സാധാരണ പറയാറുണ്ട്. ഹിന്ദുമതത്തിന്റെ തത്വങ്ങൾ, ഹിന്ദുമതത്തിന്റെ ഉപദേശങ്ങൾ, ഇതെല്ലാം ശ്രേഷ്ഠന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മറ്റു ചില മതവിശ്വാസികൾ പറയും ഞങ്ങളുടെ മതം പാപികളെ രക്ഷിക്കുന്നതാണ്, നിങ്ങളുടെ മതം എന്ന് പറയുന്നത് ശ്രേഷ്ഠന്മാരെ മാത്രം രക്ഷിക്കുന്നതാണ് എന്ന് സാധാരണ പറയാറ്. അത് ഈ മതബോധനത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ആത്മീയ ബോധനത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ടാണ് അതിവിടെയും പറയുന്നത്. അതൊക്കെ അടിസ്ഥാനപരമായ തത്വങ്ങളാണ്, അതിന് പ്രത്യേകിച്ചൊരു മതവുമായി ബന്ധമുള്ള കാര്യങ്ങളല്ല. എവിടെയായാലും ഈശ്വരീയമായ ചിന്തയ്ക്ക് ആരും അർഹരാണ്, ആരിലും അത് പരിവർത്തനത്തെ ഉണ്ടാക്കാം. അതിന് പുണ്യവാനെന്നോ പാപിയെന്നോ അങ്ങനെ യാതൊരു, കാരണം പുണ്യമുള്ളവനും പിന്നീട് പാപം സംഭവിക്കാം. സദാചാരിയായിരിക്കുന്നവനും വിധി വൈപരീത്യം കൊണ്ട് ദുരാചാരം വരാം, അവന്റെ കർമ്മ നിയമം അതാണെങ്കിൽ അതാർക്കും തടയാൻ പറ്റത്തില്ല, മറിച്ച് സംഭവിക്കാം, ദുരാചാരിയും സദാചാരിയായും മാറാം. അതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും മതവുമായി ബന്ധപ്പെടുന്ന കാര്യമല്ല, ഇതെല്ലാം ആത്മീയ തത്വങ്ങളാണ്, ഈശ്വരീയമായ നിയമങ്ങളാണ്. അത്ര എല്ലാ തത്വങ്ങളെയും വെളിപ്പെടുത്തുന്ന ഒന്നാണ് ഗീത. അതുകൊണ്ട് ഇവിടെ ആ വിഷയത്തെയും പറഞ്ഞിരിക്കുകയാണ്. പിന്നെ മറുതരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല എന്താണ്, അങ്ങനെ ഇവിടെ പ്രാമാണികന്മാരായ ആചാര്യന്മാരാരും അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല. പക്ഷെ ചിലരങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്താണ്, എന്ത് ദുരാചാര ആകാം, ഈശ്വരനെ കൂടി ഭജിച്ചാൽ മതി മോക്ഷം കിട്ടുമെന്ന് അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. തിരിച്ച് ചിലർ വ്യാഖ്യാനിക്കുന്നവരുണ്ട്, മോക്ഷത്തിന് വേണ്ടി പേറ്റന്റ് എടുത്തിട്ടുള്ളവരും അവർ കുറച്ച് ദുരാചാരമൊക്കെ ചെയ്തു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, അങ്ങനെയും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇത് രണ്ടും ശരിയല്ല. മോക്ഷത്തിന് വേണ്ടി പേറ്റന്റ് എടുത്തിട്ടുള്ളവരെന്ന് വെച്ചാൽ സ്വാമിമാരും മറ്റും നമ്മളെ പോലെയുള്ളവർ, ഞാനുൾപ്പെടെയുള്ളവർ. കുറച്ച് ദുരാചാരമൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ തട്ടിക്കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ എന്ന് ചിലർ പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല. പിന്നെ വേറെ രീതിയിൽ പറയുന്നുണ്ട്, എന്താണോ എല്ലാം കുറേശ്ശേ ആകാം, കുഴപ്പമൊന്നുമില്ല. ഈ രണ്ട് വ്യാഖ്യാനവും ശരിയല്ല. അതിവിടെ പറയുന്നതിന് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. ഇവിടെ കാര്യം തെളിച്ച് തന്നെ പറയുന്നുണ്ട്. ദുരാചാരിയായിട്ടുള്ള ഒരുവൻ അനന്യഭക്താകുമ്പോൾ അതാ പറയുന്നത്. ദുരാചാരിയായിക്കൊണ്ട് അനന്യഭജനം സാധ്യമല്ല. അവൻ അനന്യഭജനത്തിലേക്ക് അവൻ വരിക എന്ന് പറഞ്ഞാൽ ആ ദുരാചാരത്തെ വിടുക എന്നാണ് അർത്ഥം. രണ്ടും കൂടി ഒരുമിച്ച് സാധ്യമല്ല. ആ അനന്യഭജനത്തിലേക്ക് വരുമ്പോൾ അവൻ ആ ജന്മത്തിൽ തന്നെ അവൻ മുക്തനായിത്തീരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. സുദുരാചാരോ അഭിചേ, അത്യന്ത ദുരാചാരിയായി കൊള്ളട്ടെ. മാം അനന്യഭജത്തെ ചേ, എന്നെ അനന്യഭാക്കായി ഭജിക്കുകയാണെങ്കിൽ സാവൻ സാധു മന്ദവ്യ ഏവ, അവനെ സാധുവായി തന്നെ പരിഗണിക്കണം. സഹ അവൻ സമ്യക് വ്യവസ്ഥിത, അവൻ സമ്യക് വ്യവസ്ഥിതനാണ്, ശരിയായ മാർഗത്തിൽ എത്തിയവനാണ്. ഇത് സാധാരണ മനുഷ്യരെ കുറിച്ച് പറയുന്നു. ഇനി അങ്ങനെ അല്ലാതെ പുണ്യാത്മാക്കളെ കുറിച്ച് അടുത്ത് പറയുന്നു. സുദുരാചാരോ ഭജത്തെ മാമനന്യഭാഗ് സാധുരേവ സമന്ദവ്യ സമ്യക് വ്യവസിതോ ഹി സഹ ക്ഷിപ്രം ഭവതി ധർമാത്മാ സസ്വശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി ഉസൃജിത ബാഹ്യാം ദുരാചാരതാം അന്തഃ സമ്യക് വ്യവസായ സാമർത്ഥ്യം. ബാഹ്യാം ദുരാചാരതാം ഉസൃജ്യ, ബാഹ്യമായ ദുരാചാരങ്ങളൊന്നുമില്ല. അതിനവൻ ധർമാധർമ്മ വിവേകത്തിലൂടെ ധർമ്മത്തെ സ്വീകരിച്ചുകൊണ്ട് അധർമ്മത്തെ എല്ലാം ഉപേക്ഷിച്ചു സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നു. സമ്യക് വ്യവസായ സാമർഥ്യ, അവന് ശരിയായ ധർമ്മനിശ്ചയം വന്നു. ഇന്നതാണ് ധർമ്മം, ഇന്നതാണ് സദാചാരം എന്നവന്റെ ഉള്ളിൽ നല്ലവണ്ണം നിശ്ചയിച്ചു. അല്ലെങ്കിൽ അവൻ മുമ്പ് പാപാചാരത്തിൽ ഏർപ്പെട്ടിരുന്നു, ഒടുവിൽ അവൻ നിശ്ചയിച്ചു ഇത് പാടില്ല, ശരിയായ മാർഗത്തിൽ. അങ്ങനെ നിശ്ചയിക്കണമെങ്കിൽ അവന്റെ ഉള്ളിൽ പുണ്യം വേണം. അല്ല, ആരംഭം മുതൽ തന്നെ സന്മാർഗത്തിൽ സഞ്ചരിക്കണമെങ്കിലും പുണ്യം വേണം. അവനാണ് ധർമാത്മാ എന്ന് പറയുന്നത്, പുണ്യമുള്ളവൻ. ആ പുണ്യത്തെ ആർജിച്ചു കഴിഞ്ഞാൽ അത് ഓരോ ജന്മാർജിതമായാലും ശരി, വർത്തമാന ജന്മത്തിലായാലും ശരി, ധർമ്മത്തിൽ ചരിക്കണമെങ്കിൽ പുണ്യം വേണം. അവൻ ക്ഷിപ്രം ശീഘ്രം ഭവതി ധർമാത്മാ ധർമ്മചിത്തേവ, അവനിൽ പുണ്യവൃദ്ധി ഉണ്ടാകുന്നു. എളുപ്പം തന്നെ അവൻ ധർമാത്മാവായി തീരുന്നു. എന്നുവെച്ചാൽ അവനിൽ പിന്നീട് പ്രമാദങ്ങൾ സംഭവിക്കുന്നില്ല. പ്രമാദങ്ങൾ സംഭവിക്കാതെ, വീഴ്ചകൾ സംഭവിക്കാതെ അവൻ ഐശ്വര്യ മാർഗത്തിൽ തന്നെ പോകുന്നു. അത് പുണ്യത്തിന്റെ അധികം ഉണ്ടെങ്കിലേ പറ്റും. ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ തന്നെ വീണും എഴുന്നേറ്റ് നടന്നും വീണ്ടും വീണും വീണ്ടും എഴുന്നേറ്റ് നടന്നും ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ പോകാറുണ്ട്. എന്തുകൊണ്ട്? പുണ്യ ത്തിന്റെ കുറവുകൊണ്ടാണ്. പുണ്യം കുറയുമ്പോൾ ഏതെങ്കിലും കുണ്ടിൽ പോയി വീഴും, വീണ്ടും പുണ്യം ഉണ്ടാകുമ്പോൾ അവിടുന്ന് കരയ്ക്ക് കയറും, വീണ്ടും നടക്കും, അടുത്ത കുണ്ടിൽ പോയി ചാടും. ഇത് പുണ്യത്തിന്റെ കുറവുകൊണ്ടാണ്. പക്ഷെ ഇവിടെ അങ്ങനെയാണ് പറയുന്നു, ക്ഷിപ്രം ഭവതി ശശ്വം നിത്യം ശാന്തിം ചൗപശമം നികശ്ചതി പ്രാപ്നോതി. അവൻ ശാന്തിയെ സദാ പ്രാപിക്കുന്നു. അവന്റെ ജീവിതത്തിൽ വീഴ്ചയും കയറ്റവുമില്ല. അതാണ് പറഞ്ഞത് ശശ്വം നിത്യം സദാ. അവൻ ശാന്തിയെ ഉപശമത്തെ നികശ്ചതി പ്രാപ്നം ശൃണു പരമാർത്ഥം കൗന്ദേ. ഇതാണ് സത്യം. അപ്പം വീഴുന്നവരെ പരിഹസിക്കണ്ട, നേരെ നടക്കുന്നവരെ അസൂയപ്പെടുകയും വേണ്ട. ഇതെല്ലാം എന്താണ്? പുണ്യപാപങ്ങളാണ് ഇതെല്ലാം നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഈ പരമാർത്ഥം പറയുന്നത് സത്യമാണ് എന്നി മനസ്സിലാക്കുക. പ്രതിജാനീഹി നിശ്ചിതാം പ്രതിജ്ഞാം കുരു. നീ ഇത് നിശ്ചയിച്ച് മനസ്സിലാക്കിക്കൊള്ളുക എന്നാണ്. എന്നുവെച്ചാൽ എന്റെ പ്രതിജ്ഞയായി നീ മനസ്സിലാക്കിക്കൊള്ളുക എന്നും പറയാം. അല്ലെങ്കിൽ നീ സ്വയം ബോധിക്കുക, പ്രതിജ്ഞാരൂപത്തിൽ ബോധിക്കുക. അചഞ്ചലമായത് നീ ധരിക്കുക. എന്താണോ നമേ മമ ഭക്തോ മൈ സമർപ്പിത അന്തരാത്മാ മത് ഭക്തോ ന പ്രണശ്യതി. മമ ഭക്ത, അവൻ എന്റെ ഭക്തനാണെങ്കിൽ, മൈ സമർപ്പിത അന്തരാത്മാ എന്നിൽ സമർപ്പിതമായ അന്തരാത്മാവോടുകൂടിയവനാണെങ്കിൽ, ന പ്രണശ്യതി, അവനൊരിക്കലും പൂർണ്ണമായും നശിച്ചു പോകത്തില്ല. ചിലപ്പോൾ ചില വീഴ്ചകളെല്ലാം പറ്റിയെന്നിരിക്കും, പക്ഷെ നശിക്കത്തില്ല. എന്തുകൊണ്ട്? അവനിൽ എന്നിൽ ഭക്തിയുണ്ടെങ്കിൽ, അവന് ഈശ്വരഭക്തി ഉണ്ടെങ്കിൽ, അവന് ആത്യന്തികമായ നാശം ഒരിക്കലും സംഭവിക്കത്തില്ല. വീഴ്ചകൾ എന്തെങ്കിലും സംഭവിക്കുന്നതുകൊണ്ട് അതിനെ നാശമായിട്ട് ഗണിക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ്? അവൻ എന്റെ ഭക്തനാണ്. അവന്റെ പാപവിടുത്തി കൊണ്ട് ചിലപ്പോ അവന് പതനം സംഭവിക്കാം. അതൊക്കെ ജീവ സാധാരണമായ കാര്യങ്ങളാണ്, വൃത്തിക്ഷയങ്ങൾ. അത് ആധ്യാത്മിക മാർഗത്തിൽ സംഭവിക്കാം. പക്ഷേ പ്രണനാശം എന്ന് വെച്ചാൽ അത്യന്തികമായ നാശം, പൂർണമായ നാശം എന്റെ ഭക്തന് ഒരിക്കലും സംഭവിക്കുകയില്ല. ഇത് എന്റെ ഒരു പ്രതിജ്ഞയാണ്, എന്നിന്റെയും ഒരു പ്രതിജ്ഞ ആയിക്കൊള്ളുക. ത്വം പ്രതിജാനീഹിക്കുന്നു, നീ ആ രൂപത്തിൽ മനസ്സിലായിക്കൊള്ളു. ഞാൻ പറയുന്ന ഒരു വെറും വാക്കായിട്ട് ഇതിനെ സ്വീകരിക്കേണ്ടതില്ല. പുണ്യാത്മാക്കൾ എന്തു ചെയ്യുന്നു? എന്തായാലും ശീഘ്രം തന്നെ അവർക്ക് ഭഗവത് ഭജനത്തിന്റെ ഫലം ലഭിക്കും. ഇനി അങ്ങനെ അല്ലാതായാൽ തന്നെ എന്നിൽ ഭക്തിയുള്ളവൻ ആത്യന്തികമായി അവൻ നശിക്കുന്നില്ല. അവൻ ശീഘ്രം തന്നെ ഈശ്വര സായുജ്യത്തെ പ്രാപിക്കും. കൗന്ദേയ നൈവ കൗന്ദേയ ധർമാത്മാ ക്ഷിപ്രം ഭവതി. പുണ്യവാൻ ക്ഷിപ്രം ധർമാത്മാ ഭവതി. ക്ഷിപ്രം, പെട്ടെന്ന് തന്നെ അവൻ ധർമാത്മാവായി തീരുന്നു. ശശ്വശാന്തി നികച്ചതി, നിത്യശാന്തി അവൻ പ്രാപിക്കുന്നു. കൗന്ദേയ അനയ കൗന്ദേയ മീ ഭക്ത, എന്റെ ഭക്തൻ ന പ്രണശ്യതി, ഒരിക്കലും ആത്യന്തികമായി നശിക്കുന്നില്ല. പ്രതിജാനീഹി, ഇത് നീ ദൃഢമായി ധരിച്ചുകൊള്ളുക. അചഞ്ചലമായ ബുദ്ധി കൊണ്ട് ഈ തത്വത്തെ നീ ഗ്രഹിക്കുക. ദുരാചാരനും സന്മാർഗത്തെ പ്രാപിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, ഒരുവൻ അങ്ങനെ ദുരാചാരി, ഒരു ജീവൻ ദുരാചാരി ആയാൽ കൂടിയും അവൻ എന്നിൽ ഭക്തി അവന്റെ ഉള്ളിൽ അങ്കുരിച്ചാൽ അവൻ രക്ഷപ്പെടും എന്നാണ്. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രജാനീഹി നമേ ഭക്ത പ്രണശ്യതി മാം ഹി പാർത്ഥവ്യപാശ്രിത്യ ഏപ്യസ്യുപാപയോനയ സ്ത്രീയോ വൈശ്യാസ്തഥാ ശൂദ്രാ വിയാന്തി പരാം ഗതിം. കിഞ്ച മാം ഹി യസ്മാത് പാർത്ഥ, അല്ലയോ പാർത്ഥ, നേരത്തെ ദുരാചാരികളെ കുറിച്ച് പറഞ്ഞല്ലോ, ഇനി ദുഃഖിതരെ കുറിച്ച് പറയുക. അടുത്തത് വ്യപാശ്രിത്യ സമാശ്രയത്വേന ഗ്രഹീത്വ, എന്നെ പൂർണമായി സ്വീകരിച്ചുകൊണ്ട്. ഏപി സ്യുഭവേഹു പാപയോനേഹ പാപയോനിഹി യേഷാം തേ പാപയോനേഹ പാപജന്മാനഹ, പാപജന്മത്തെ സ്വീകരിച്ചിരിക്കുന്നവർ ആരൊക്കെയാണോ, ഏപി സ്യുഭവേഹു പാപയോനഹ പാപയോനിഹി ജന്മം യേഷാം തേ പാപയോനേഹ പാപജന്മാനഹ, പാപജന്മം ഉള്ളവർ. കേദൈത്യാഹ, ആരൊക്കെയാണ് ഈ പാപികളായി തന്നെ ജനിക്കുന്നത്, ജനിക്കുമ്പോൾ തന്നെ പാപികളായിരിക്കുന്ന ആരാണ്, ആർക്കും ദേഷ്യം തോന്നരുത്. സ്ത്രീയഹ, ഒന്നാമത് സ്ത്രീകൾ ജനിക്കുന്നതേ പാപികളായിട്ടാണ്, ജനിച്ചതിന് ശേഷം പാപികളാകുന്നതല്ല. ഇത് ഭഗവാന്റെ അഭിപ്രായമാണ്, എന്റെ അഭിപ്രായമല്ല. പിന്നെ വൈശ്യാഹ, പിന്നെ വൈശ്യന്മാര്, തഥാ ശൂദ്രാഹ, ശൂദ്രന്മാര്. തേബി, അവരും യാന്തി ഗച്ഛന്തി പരാം ഗതിം പ്രകൃഷ്ടാം ഗതിം, അവരും പരവുമായ ഗതിയെ പ്രകൃഷ്ടമായ ഗതിയെ പ്രാപിക്കുന്നു. ഇപ്പൊ സ്ത്രീകൾ, വൈശ്യന്മാര്, ശൂദ്രന്മാർ, ഇത്രയും കൂട്ടരെ പാപികളുടെ കൂട്ടത്തിൽപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഇത് ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. വൈശ്യന്മാരെ ശൂദ്രനെയും പെടുത്തി സഹിക്കും, പക്ഷെ സ്ത്രീകളെ മൊത്തം പെടുത്തിയിരിക്കുന്നു. ഏത് വിഭാഗത്തിൽപ്പെട്ടാലും ശരി, ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും. സ്ത്രീ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ സ്ത്രീയും ക്ഷത്രിയ സ്ത്രീയും എല്ലാം ആയി, അവിടെ വർണ്ണ വ്യത്യാസവുമില്ല. അവരെല്ലാവരെയും അങ്ങനെ പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ചിലർ സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീകളോട് അനുകമ്പയുള്ളവർ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. സ്ത്രീ എന്ന് വെച്ചാൽ അജ്ഞർ, അഭിനവഗുപ്തനും മറ്റും അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. സ്ത്രീ എന്ന് വെച്ചാൽ അജ്ഞർ എന്നെടുത്താൽ മതി, അവ സ്ത്രീകളെ ഉപദ്രവിക്കണ്ട എന്ന് പറഞ്ഞു. വൈശ്യാശൂദ്ര അതങ്ങനെ തന്നെ എടുക്കാം, ഒരു പാവികൾ തന്നെയാണ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടിങ്ങനെ പറഞ്ഞു പാപയോനികൾ എന്ന് പറയാൻ എന്താണ് കാരണം? പാപയോനിഹി എന്ന് വെച്ചാൽ ജന്മ, അല്ലെങ്കിൽ ജന്മകാരണം. അതാണ് മുഖ്യമായിട്ടും അങ്ങനെ പറയാൻ കാരണം. ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് കൂട്ടരും പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത്, ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, അന്നത്തെ വർണ്ണവ്യവസ്ഥയിലും ആചാര വ്യവസ്ഥകളിലും ഈ മൂന്ന് കൂട്ടരെയും പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, ഇവർ പാപം കൊണ്ട് ജനിക്കുന്നു എന്നാണ്. പാപം കൊണ്ട് ജനിക്കുന്നു എന്ന് പറയാൻ എന്താണ് കാരണം? അതൊരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ്, അല്ല പ്രത്യേകിച്ച് എന്തെങ്കിലും പക്ഷപാതം കൊണ്ട് പറഞ്ഞതല്ല. എന്താണ് ആ തത്വം? പാപമാണ് ദുഃഖകാരണം, അതാണ് അടിസ്ഥാനമായ തത്വം. സുഖത്തിന് കാരണം പുണ്യം, ദുഃഖത്തിന് കാരണം പാപം. ഇത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഗീതയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു വരുന്നൊരു തത്വമാണ്. അപ്പോൾ പാപം കൊണ്ട് ജനിക്കുന്നവർ, പാപയോനി എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം അതാണ്. അത് വളച്ചു കെട്ടി എന്നുള്ള അർത്ഥമല്ല, നേരെയുള്ള അർത്ഥം. പാപം കാരണമായി ജനിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ദുഃഖം അനുഭവിക്കുന്നവർ എന്നർത്ഥം. അതാണ് എന്റെ നേരെയുള്ള അർത്ഥം, ദുഃഖത്തെ അനുഭവിക്കുന്നവർ. അതുകൊണ്ടാണ് അവരെ പാപയോനികൾ എന്ന് വിളിച്ചത്. എന്തുകൊണ്ട്? അത് ഗീതയുടെ ഏറ്റവും മുഖ്യമായൊരു സിദ്ധാന്തമാണത്. ദുഃഖത്തിന് കാരണം പാപമാണ്. അപ്പൊ സ്ത്രീജന്മം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ദുഃഖം അനുഭവിക്കേണ്ട ജന്മമാണ്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റിയ ഒന്നല്ല. ഗർഭധാരണം തുടങ്ങിയ ക്ലേശങ്ങൾ സ്ത്രീകളാണ് അനുഭവിക്കേണ്ടി വരുന്നത്, പുരുഷന്മാരല്ല. അപ്പോൾ അത് സ്ത്രീവർഗത്തിന് പുരുഷന്മാരെ അപേക്ഷിച്ച് ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരുന്നു. ഒരുപാട് ഒത്തിരി ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു, ശാരീരികമായും മറ്റും. അങ്ങനെ ക്ലേശങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊതുവായ നിയമം അനുസരിച്ച് അതിന് കാരണം പാപം തന്നെയായിരിക്കണം. അപ്പൊ പാപമാണ് ദുഃഖത്തിന്റെ കാരണമെങ്കിൽ സ്ത്രീവർഗത്തിന് ആ ജന്മത്തിൽ ക്ലേശങ്ങൾ ദുഃഖങ്ങൾ പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നതുകൊണ്ട് അവരെ പറഞ്ഞു. അല്ല, സ്ത്രീയെ താഴ്ത്താനോ ഒരു തത്വത്തെ പറഞ്ഞിരിക്കുകയാണ്. സ്ത്രീ മോശം എന്ന് പറയാനോ ഒന്നും വേണ്ടി പറഞ്ഞതല്ല. അത് ഒരു ആധ്യാത്മിക തത്വം പറഞ്ഞിരിക്കുകയാണ്. ആ സ്ത്രീയെ ഒരു വർഗമെന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. കാരണം അവർക്ക് ദുഃഖത്തിൽ നിന്നൊഴിയാൻ പറ്റത്തില്ല, ദുഃഖം അനുഭവിച്ചേ തീരും. ജന്മത്തിന്റെ ഭാഗമായി വരുന്നതാണ് അത് ദുഃഖങ്ങൾ. ഇനി ബാക്കി പറയുന്നതോ വൈശ്യ ശൂദ്രന്മാരെന്ന് പറയുന്നത് അവരും ദുഃഖം അനുഭവിക്കുന്നവരാണ്. സ്ത്രീകളെപ്പോലെ തന്നെ ദുഃഖം അനുഭവിക്കുന്നതാണ്. എന്തുകൊണ്ട്? വൈശ്യ ശൂദ്രന്മാരുടെ ദുഃഖം എന്ന് പറയുന്നത് കായക്ലേശം. കാരണം അന്നത്തെ വ്യവസ്ഥിതി അനുസരിച്ച് അല്ലെങ്കിൽ ഏത് വ്യവസ്ഥിതി അനുസരിച്ചാലും ശരി, ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാലും ശരി, ബ്രാഹ്മണർ എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരാ, കായക്ലേശം കുറവാണ്. ബുദ്ധി കൊണ്ട് പൗരോഹിത്യം പോലെയുള്ള കർമ്മങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ശരീരം അനങ്ങാതെ കുമ്പ നിറയ്ക്കുന്നവരാണ് അന്നത്തെ കാലത്ത് വിശേഷിച്ച്. അപ്പോൾ അവർക്ക് കായക്ലേശങ്ങളില്ല, ദുഃഖമില്ല. ഈ സ്ത്രീക്ക് ദുഃഖം ജന്മനാ വിധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് സുഖം ജന്മനാ വിധിച്ചിട്ടുള്ളവരാണ്. മേലനങ്ങി പണിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല, അങ്ങനെയുള്ള പ്രവൃത്തിയില്ല. പണിയടിയും പൂജയും സുഖമുള്ള പണിയാണ്, അതവർ സ്വയം എടുത്തിരിക്കുകയാണ്. പിന്നെ ക്ഷത്രിയന്മാരാണെങ്കിലോ അവർ രാജഭോഗങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ്. അവർക്ക് ചെയ്യേണ്ടി വരുന്ന പണി എന്ന് പറയുന്ന യുദ്ധം, അത് മാത്രം. അതിന് ചത്തില്ലെങ്കിൽ പിന്നെ സുഖമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിട്ടും കായക്ലേശമുള്ള പണിയില്ല. വൈശ്യനാണെങ്കിലോ കൃഷി, ഗുവരക്ഷ, വാണിജ്യം, ഇതെല്ലാം കായക്ലേശമുള്ള പണിയാണ്. അപ്പോൾ അവർക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. ശൂദ്രനാണെങ്കിലോ ഇത് അന്നത്തെ വ്യവസ്ഥയിലും ഏത് വ്യവസ്ഥയിലും ഇതിങ്ങനെയാണ്. ബുദ്ധിയുള്ളവൻ ശരീരം കൊണ്ട് വേർക്കാതെ അവൻ ജീവിക്കും, അല്ല സ്വാമിമാരോ എന്തെങ്കിലുമൊക്കെ ആവും, വേറെ എന്തെങ്കിലും പണി നോക്കും. അതുപോലെ ബുദ്ധിയില്ലാത്തവൻ പണിയെടുക്കും. ശൂദ്രനാണെങ്കിലോ ദാസ്യവൃത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ദാസ്യവൃത്തി എന്ന് വെച്ചാൽ അങ്ങേറ്റത്തെ കായക്ലേശമുള്ള ഇതാണ്, അത് കഷ്ടമാണ്. അപ്പൊ ശരീരത്തിന് ആയാസം, ശാരീരികമായ ദുഃഖം കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നവരാണ് ഈ മൂന്ന് കൂട്ടരും: സ്ത്രീകളും, വൈശ്യന്മാരും, ശൂദ്രന്മാരും. അപ്പോൾ ജന്മത്തിന് കാരണം കർമ്മമാണെന്നുള്ള തിയറി അനുസരിച്ച് അതാണല്ലോ ഗീതയിൽ പ്രധാനമായി പറയുന്നത്. ജനിക്കുന്നവന് മരണമുണ്ട്, മരിക്കുന്നവന് ജന്മമുണ്ട്. അപ്പോ കർമ്മമാണ് ജന്മത്തിന് കാരണമെങ്കിൽ ദുഃഖം ജീവിച്ചിട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിന് കാരണമായിരിക്കുന്നത് അവന്റെ പാപമാണ്. ദുഃഖത്തിന് കാരണം പാപമാണെങ്കിൽ തീർച്ചയായിട്ടും വൈശ്യനും ശൂദ്രനും സ്ത്രീയും എല്ലാം ഗീതയുടെ തത്വമനുസരിച്ച്. അല്ലാതെ ഇവിടെ ചർച്ച ചെയ്യുന്നത് സാമൂഹ്യശാസ്ത്രമല്ല. മറ്റുള്ളവർ ധരിക്കുന്നത് പോലെ സമൂഹത്തിൽ സ്ത്രീയാണോ വരുത്, അല്ലെങ്കിൽ ബ്രാഹ്മണനാണോ വരുത്, ക്ഷത്രിയനാണോ വരുത്, ശൂദ്രനാണോ താഴെ, അത്തരം ഒരു വിഷയമല്ല. ഇവിടെ ചർച്ച ചെയ്യുന്നതും പൂർണ്ണമായും ആധ്യാത്മിക തത്വം തന്നെ. ആ ആത്മീയ തത്വമനുസരിച്ച് ദുഃഖത്തിന് കാരണം പാപമാണ്. അപ്പം ആര് ദുഃഖിക്കുന്നു അതിനൊരു വിഭാഗമായി തിരിച്ച് പൊതുവായി മനസ്സിലാക്കും. ആര് ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അവരെല്ലാം പാപം കൊണ്ട് ജനിച്ചവരെന്നേ പറയുന്നുള്ളൂ. എന്തുകൊണ്ട്? ദുഃഖത്തിന് കാരണം പാപമായതുകൊണ്ട്. അവരിൽ പാപം ഉണ്ടായിരിക്കും. ഇനി അവരിൽ ഇവരിൽ ആരെങ്കിലും സൂഹിക്കുന്നുണ്ടെങ്കിൽ പണിയൊന്നും കൊടുക്കാതെ സുഖമായിട്ട് ആശ്രമത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുന്നുണ്ടെങ്കിൽ അവർ പാപം കൊണ്ടല്ല ജനിച്ചത്. അവർ ദുഃഖിക്കേണ്ട കാര്യമില്ല. അത് അതുകൊണ്ട് ഇതിനെ പ്രത്യേകിച്ച് ആരെങ്കിലും ദുഃഖിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞില്ല. ആരാണോ ദുഃഖിക്കുന്നത് അവർ. അപ്പോൾ അതിനൊരു സാമൂഹ്യ പ്രശ്നമായിട്ടോ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക ചെയ്യുമ്പോഴാണ് ഇവിടെ അസമത്വത്തെ പറഞ്ഞു, അല്ലെങ്കിൽ സ്ത്രീകളെ പാവികളെന്ന് വിളിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നു. ഇവിടെ അധ്യാത്മ തത്വ പ്രകരണമാണ്, അധ്യാത്മ തത്വത്തെ ഇവിടെ നിർണ്ണയിക്കുകയാണ്. അതുകൊണ്ട് ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു വന്ന വിഷയങ്ങളിൽ നിന്ന് മാറി ഒരു കാര്യം പറയുകയല്ല, ഭക്തിയെക്കുറിച്ച് പറയുകയാണ്. ഇത്തരം ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ കൂടി, അപ്പോൾ ആ ദുഃഖം എന്തുകൊണ്ടെന്നുള്ളതിനൊരു കാരണം കൂടി അവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഇവിടെ ആദ്യം പറയുന്നതല്ല, ഇതുവരെ പറഞ്ഞു എന്ന് തുടർന്ന് പറയുകയാണ്. അവരും എന്ത് ചെയ്യുന്നു, ഈ ക്ലേശങ്ങൾക്കിടയിലും ദുഃഖങ്ങൾക്കിടയിലും ഈശ്വരനെ ഭജിച്ചു കഴിഞ്ഞാൽ ദേവി യാന്തി ഗച്ഛന്തി പരാംഗതിം പ്രവിഷ്ഠാം ഗതിം പരമമായ ഗതിയെ പ്രാപിക്കുന്നു. അപ്പോൾ ഈ ദുഃഖത്തിനിടയിലും ദുഃഖം അനുഭവിക്കുന്നവർക്ക് ശാന്തിക്ക് ഒരു മാർഗമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഈ ഇത്തരം ക്ലേശങ്ങൾക്കിടയിൽ ഈ ക്ലേശങ്ങളെയൊക്കെ വിസ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ക്ലേശങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈശ്വരനെ ഭജിക്കുക, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മോക്ഷത്തെ പ്രാപിക്കും എന്ന് പറയുന്നു. ബ്രാഹ്മണ ക്ഷത്രിയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. കാരണം അവർ ഭൗതികമായ എല്ലാ സൗകര്യങ്ങളിലും കഴിയുന്നവരാണ്. അവർക്ക് മറ്റ് ക്ലേശങ്ങളില്ല. ക്ലേശങ്ങളെ മാറ്റിവെച്ചിട്ടോ അല്ലെങ്കിൽ ക്ലേശങ്ങളെ അവഗണിച്ചിട്ടോ അവർക്ക് ഈശ്വരനെ ഭജിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവരെല്ലാം അനുകൂല സാഹചര്യത്തിൽ ഭജിക്കുന്നവരാണ്. കാരണം സുഖത്തെ അനുഭവിച്ച് കഴിയുന്നവരാണ്. അവരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ദുഃഖിക്കുന്നവരെ കുറിച്ച് ആദ്യം പറഞ്ഞു. കാരണം മുമ്പ് തൊട്ടു മുമ്പ് പറഞ്ഞതുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തണം. എന്താണോ സുദുരാചാര, അത്യന്തം ദുരാചാരിയാണെങ്കിലും അവൻ പറഞ്ഞു അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത് പറയുന്നത് എന്താണ്, അത്യന്തം ദുഃഖിയാണെങ്കിലും. ആരാണ് ദുഃഖിക്കുന്നത്? അവരെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു. ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അവർക്കും. അതുകൊണ്ട് സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അജ്ഞർ എന്നൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഗീതയുടെ ഇതുവരെ പറഞ്ഞ പാഠങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ, ആ തത്വം മനസ്സിലുണ്ടെങ്കിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ത്രീ തന്നെ. ശൂദ്രനെന്ന് പറഞ്ഞാലും വൈശ്യനെന്ന് പറഞ്ഞാലും അത് തന്നെ. വേറെ അർത്ഥം പറഞ്ഞിട്ട് ഗീതയെ മഹത്വപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് പേര് ഗീത രക്ഷിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നതുകൊണ്ടാണ് ഗീത രക്ഷപ്പെട്ടിരിക്കുന്നതെന്ന് അവർ വിചാരിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല. ഈ തത്വത്തെ മാത്രം മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയാണോ ദുരാചാരി അനന്യ ഭജനം ചെയ്ത് ഈശ്വരനെ പ്രാപിക്കുന്നത്, അതുപോലെ ദുഃഖികളും ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരും അനന്യമായി ഭജനം ചെയ്ത് ഈശ്വരനെ പ്രാപിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാർത്ഥാലയോ പാർത്ഥ ഏബി പാപയോനേഹ സ്ത്രീയഹ വൈശ്യാഹ ശൂദ്രാഹ സിഹു തേബി മാം വിപാശ്രിത്യ പരാം ഗതിം യാന്തി. അല്ലയോ പാർത്ഥ, ഏബി ആരാണോ പാപയോനേഹ പാപയോനികളായിരിക്കുന്ന സ്ത്രീഹ സ്ത്രീകൾ വൈശ്യന്മാർ ശൂദ്രന്മാർ തേബി അവരും മാം വിപാശ്രിത്യ, ഇവിടെ വിപാശ്രയണമെന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ അനന്യഭജനം, എന്നെ അനന്യമായി ഭജിച്ചിട്ട് പരാംഗതിയും പരവുമായ ഗതിയെ പ്രാപിക്കുന്നു. മാം ഹി പാർത്ഥ വിപാശ്രിത്യ ഏപിസ്യു പാപയോനയഃ സ്ത്രീയോ വൈശ്യാസ്തഥാ ശൂദ്രാഃ അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വ മാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.